ഇവരെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത ശങ്കര ഭാഷ്യം രണ്ടാം അധ്യായം ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് തത്വജ്ഞാനിയുടെ കർമ്മത്തെക്കുറിച്ചാണ്. തത്വജ്ഞാനിയുടെ കർമ്മത്തെ കർമ്മമായി ഗണിക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെ ജ്ഞാന കർമ്മ സമുച്ചയം എന്ന ദോഷം സംഭവിക്കുന്നില്ല. ഇക്കാര്യമാണ് വിശദമായി ചർച്ച ചെയ്തത്. കർമ്മയോഗം അഹന്തയും മമതയും ഉള്ള ഒരുവൻ ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മം അനുഷ്ഠിക്കുന്നിടത്താണ് കർമ്മയോഗം. അത് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. തത്വജ്ഞാനി അത്തരം കർമ്മയോഗം അനുഷ്ഠിക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അടുത്ത ഭാഷ്യത്തിൽ പറയുന്നു, ഈശ്വരസമർപ്പിതേന കർമ്മണ സാധനഭൂതേന സംസിദ്ധിം സത്വസിദ്ധിം ജ്ഞാനോത്പത്തിലക്ഷണം വാ സംസിദ്ധിം അസ്ഥിത ജനകാദേ ഇതി വ്യാഖ്യേയം. ജനകനെ സംബന്ധിച്ച് രണ്ടു പക്ഷം പറഞ്ഞു. ജനകൻ ജ്ഞാനിയാണ് എന്ന് സ്വീകരിക്കുന്ന പക്ഷം, ജ്ഞാന പ്രാപ്തമായി കർമ്മത്യാഗത്തിനുള്ള അവസരം വന്നിട്ടും കർമ്മത്തെ തേച്ചില്ല എന്ന് കരുതിയാൽ മതി. അഥ ഇന്നത്തെ തത്വവിദ, ഇനി തത്വജ്ഞാനി അല്ല എന്ന് കരുതുകയാണെങ്കിലോ, ഈശ്വര സമർപ്പിതമായ കർമ്മം കൊണ്ട് ചിത്തശുദ്ധി പ്രാപിച്ചു എന്ന് കരുതിയാൽ മതി എന്നാണ്. ഏവമേവ അർത്ഥം വക്ഷ്യതി ഭഗവാൻ സത്വശുദ്ധയെ കർമ്മ കുറുവന്തി. അഞ്ചാം അധ്യായത്തിൽ കാര്യം പറയുന്നുണ്ട്, ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു. ഒടുവിൽ പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നു, സ്വകർമ്മണ തം അഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ. സ്വകർമ്മണ തം അഭ്യർച്ച, സ്വകർമ്മം കൊണ്ട് തം ഈശ്വരനെ അഭ്യർച്ച ആരാധിച്ചിട്ട് സിദ്ധിം വിന്ദതി മാനവ, സിദ്ധി ചിത്തശുദ്ധിയെ ജീവന്മാർ നേടുന്നു. ഇത്യുക്തുവ എന്ന് പറഞ്ഞതിന് ശേഷം, സിദ്ധിം പ്രാപ്തസ്യ പുനർജ്ഞാനനിഷ്ഠാം വക്ഷ്യതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ ഇത്യാദിന. അവിടെ വ്യക്തമായി ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ആ ചിത്തശുദ്ധിയെ പ്രാപിച്ചവന് അനന്തരം ജ്ഞാനനിഷ്ഠ. എങ്ങനെ? സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ, ആ ഭാഗത്ത് പറയുന്നുണ്ട് പതിനെട്ടാം അധ്യായത്തിൽ. ചിത്തശുദ്ധിയെ പ്രാപിച്ചവന് ബ്രഹ്മജ്ഞാനം. അതായത് അപ്പോൾ സിദ്ധി, സംസിദ്ധി എന്നീ ശബ്ദങ്ങൾ രണ്ടർത്ഥത്തിനും പ്രയോഗിക്കാം. ചില ഭാഗങ്ങളിൽ അത് ചിത്തശുദ്ധി എന്നുള്ള അർത്ഥത്തിൽ, മറ്റു ചില സ്ഥലങ്ങളിൽ അത് മുക്തി എന്നുള്ള അർത്ഥത്തിൽ, രണ്ടു തരത്തിലും പ്രയോഗിക്കാമെന്നാണ്. അതുകൊണ്ട് ആ പറഞ്ഞ ഭാഗം ഉപസംഹരിക്കുകയാണ്. തസ്മാത് ഗീതാശാസ്ത്രേ കേവലാദേവ തത്വജ്ഞാനാ മോക്ഷപ്രാപ്തി ന കർമ്മ സമുച്ചിതാത് ഇതി നിശ്ചിതോ അർത്ഥ. തസ്മാത്, അതുകൊണ്ട് ഗീതാശാസ്ത്രേ, ഗീതാശാസ്ത്രത്തിൽ കേവലാദേവ തത്വജ്ഞാനാ മോക്ഷപ്രാപ്തി, ഇവിടെ തന്റെ സിദ്ധാന്തത്തെ ഉപസംഹരിക്കുകയാണ്. കേവല തത്വജ്ഞാനം കൊണ്ട് ആണ് മോക്ഷപ്രാപ്തി, കർമ്മ സമുച്ചിതമായ തത്വജ്ഞാനം കൊണ്ടല്ല. എന്ന കർമ്മ സമുച്ചിത ഇത് നിശ്ചിതോ അർത്ഥ, ഇതാണ് ഇവിടെ നിശ്ചിതമായ അർത്ഥം, നിർണീതമായ അർത്ഥം ഇതാണ്. യഥാചായമർത്ഥ തഥാ പ്രകരണശോ വിഭജ്യ തത്ര തത്ര ദർശയിഷ്യാമ. യഥാചായമർത്ഥ, ഈ ആശയത്തെ തഥാ പ്രകരണശ, ഓരോ പ്രകരണങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും വിഭജ്യ, വേർതിരിച്ച് തത്ര തത്ര അതാത് ഭാഗങ്ങളിൽ ഞാൻ വിശദീകരിക്കാം, ദർശയിഷ്യാമ എന്നാണ്. തത്രൈവം ധർമ്മ സമ്മൂഢ ചേതസോ മിഥ്യാജ്ഞാനവതഃ മഹതി ശോകസാഗരേ നിമഗ്നസ്യ അർജുനസ്യ അന്യത്ര ആത്മജ്ഞാനാത് ഉദ്ധരണം അവശ്യൻ ഭഗവാൻ വാസുദേവഃ തതഃ കൃപയാ അർജുനം ഉദ്ധിധാരയിഷുഃ ആത്മജ്ഞാനായ അവതാരേൻ ആഹ അശോച്യാൻ ഇത്യാദി. അശോച്യാൻ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോക സന്ദർഭത്തെ പറയുകയാണ്. തത്രൈവം ഇങ്ങനെ ധർമ്മസമ്മൂഢചേതസായി എന്താണ് ധർമ്മം എന്ന കാര്യത്തിൽ മോഹം ഉള്ളവനായി, മോഹമുള്ള മനസ്സോടുകൂടിയവനായി, ധർമ്മത്തെ വേർതിരിച്ചറിയാൻ കഴിയാത്തവനായി, യുദ്ധമാണോ അതോ സന്യാസമാണോ തന്റെ കർത്തവ്യം എന്നും വേർതിരിച്ചറിയാൻ കഴിയാത്തവനായി, അതിന് കാരണം പറയുന്നു മിഥ്യാജ്ഞാനം, അത് അജ്ഞാനം കൊണ്ട്, മിഥ്യാജ്ഞാനം അജ്ഞാനം. അങ്ങനെ അജ്ഞാനമുള്ളവനായി മഹതി ശോകസാഗരേ വലിയ ശോകസാഗരത്തിൽ നിമഗ്നസ്യം ഒഴുകിയ, ഒന്നാം അധ്യായത്തിൽ വിവരിച്ച തരത്തിൽ വളരെ ദുഃഖിതനായ അർജുനസ്യ അർജുനന്, അന്യത്ര ആത്മജ്ഞാനാത് ഉദ്ധരണം അവശ്യൻ, ആത്മജ്ഞാനം കൂടാതെ അർജുനനെ ഈ ശോകസാഗരത്തിൽ നിന്നും ഉയർത്തിയെടുക്കുക, ഉദ്ധരണം അവശ്യൻ, അത് കാണാതെ മറ്റൊരു പോംവഴിയും കാണാതെ അർജുനന് ആത്മജ്ഞാനം തന്നെ ഉപദേശിക്കണം എന്ന് കരുതി ഭഗവാൻ വാസുദേവ, ഭഗവാൻ വാസുദേവൻ തത് കൃപയ, ഇതെല്ലാം മനസ്സിൽ കരുതിക്കൊണ്ട് അനന്തരം കൃപയ, ആ കാരുണ്യം കൊണ്ട്, ജീവൻ കാരുണ്യം കൊണ്ട് അർജുനം ഉദ്ധിധാരയിഷുഹു, അർജുനനെ ഉദ്ധരിക്കുന്നതിന് ആഗ്രഹമുള്ളവനായി, ഉദ്ധിധാരയിഷു ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആയ ഭഗവാൻ, ആത്മജ്ഞാനായ അവതാരേൻ ആഹ, അർജുനന്റെ അടിസ്ഥാനപരമായ തകരാറെന്താണ്? ആത്മബോധം ഇല്ലാത്തതാണ്, അജ്ഞാനമാണ്. അതുകൊണ്ട് ആദ്യം ആത്മാവെന്താണെന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അവതാരയൻ ആഹ ആത്മവിദ്യയെ അവതരിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുന്നു അശോച്യാൻ ഇത്യാദി എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത സന്ദർഭങ്ങളിൽ അശോച്യാൻ അന്വശോചസ്തം എന്ന് പറയുന്ന ആ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഇതുവരെ പൊതുവായിട്ടുള്ള ചർച്ചയാണ് നടത്തിയത്, ഇനി ശ്ലോക വ്യാഖ്യാനം എങ്ങനെയാണ് ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറയുന്നു. ന ശോച്യ അശോച്യാഹ ഭീഷ്മദ്രോണാദയഃ സദ്വൃത്തത്വ. അശോച്യ എന്നുള്ള പദത്തെ വിഗ്രഹിച്ചു പറയുകയാണ്, ന ശോച്യാഹ അശോച്യാഹ, ശോചിക്കാൻ പാടില്ലാത്തവർ, ആരെക്കുറിച്ചാണോ ദുഃഖിക്കാൻ പാടില്ലാത്തത്. ആരൊക്കെയാണ് ഭീഷ്മദ്രോണാദേഹ? ഭീഷ്മ ദ്രോണാദികളാണ്, അവരെക്കുറിച്ച് ശോചിക്കേണ്ട കാര്യമില്ല. അശോച്യാഹ, അവർ അശോച്യന്മാരാണ്. ഭീഷ്മദ്രോണാദികളെ വിശേഷിപ്പിക്കുകയാണ്. എന്തുകൊണ്ടവർ അശോച്യന്മാരായിരിക്കുന്നു? പറയുന്നു സദ്വൃത്തത്വ, അവരെല്ലാം സദ്വൃത്തന്മാരാണ്, ശിഷ്ടാചാരത്തെ അനുവർത്തിച്ചു വരുന്നവരാണ്, യോഗ്യന്മാരാണ്. അവരെക്കുറിച്ച് ഒരു തരത്തിലും ദുഃഖിക്കേണ്ട കാര്യമില്ല. അധാർമികന്മാരെ കുറിച്ചാണ് ദുഃഖിക്കേണ്ടി വരുന്നത്. സദ്വൃത്തം സദാചാരം, സദാചാരനിഷ്ഠന്മാരായിരിക്കുന്ന മഹാത്മാക്കളായ ഗുരുഭൂതന്മാരായ ഭീഷ്മദ്രോണാദികളെക്കുറിച്ച് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. ധാർമ്മികരായ മഹാത്മാക്കളെക്കുറിച്ച് അർജുനനെ പോലെ ഒരാൾ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് വ്യാവഹാരികമായ ന്യായമനുസരിച്ച്, ലോകന്യായമനുസരിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും പറയുകയാണ് പരമാർത്ഥ സ്വരൂപേണജ നിത്യത്വ. ഇനി അവർ മരിച്ചു പോകുമെന്നുള്ള ദുഃഖമാണെങ്കിലോ? പറയുന്നവർ പരമാർത്ഥ സ്വരൂപത്തിൽ, ആത്മസ്വരൂപത്തിൽ നിത്യത്വ, നിത്യരാണ്, നശിക്കുന്നവരല്ല. അതുകൊണ്ട് അവരുടെ മരണത്തെ ഓർത്ത് നീ ദുഃഖിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ലൗകിക മര്യാദയനുസരിച്ചും ആത്മീയ തത്വചിന്തയനുസരിച്ചും ഭീഷ്മ ദ്രോണാദികളെ കുറിച്ച് അർജുനന് ദുഃഖിക്കേണ്ട കാര്യമില്ല. കാരണം അവർ നഷ്ടപ്പെടും, നശിക്കും എന്ന് കരുതി ദുഃഖിക്കേണ്ട കാര്യമില്ല. താൻ അശോച്യാൻ, പ്രശോച്യന്മാരാണ്. ഒരിക്കലും അവരെ അവരെ സംബന്ധിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും എന്താണ്? അന്വശോച അനുശോചിതവ അസി, അവരെ കുറിച്ച് പക്ഷെ നീ ദുഃഖിച്ചു, നീ അവരെ കുറിച്ച് ദുഃഖിക്കുന്നു, അല്ലെങ്കിൽ നീ ദുഃഖിച്ചു എന്നാണ്. അന്വശോച എന്ന് വെച്ചാൽ ദുഃഖിച്ചു എന്നാണ്. ഇപ്പോഴും ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? തേ മ്രിയന്തേ മന്നിമിത്തം അഹം തേഹി വിനാഭൂത കിം കരിഷ്യാമി രാജ്യസുഖാദിന. ഇതൊക്കെ അർജുനൻ ചോദിച്ച ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് സമാധാനം പറയുകയാണ്, മന്നിമിത്തം തേ മ്രിയന്തേ, ഞാൻ നിമിത്തമായി ഇതായി ഇവരെല്ലാം ഇവിടെ മരിക്കുന്നു, ഞാൻ ഇവരെ കൊല്ലും, അങ്ങനെ ഇവർ മരിക്കും. അഹം ഞാനാണെങ്കിലോ തേഹി വിനാഭൂത, അവരെ കൂടാതെ, അവർ ജീവിച്ചിരിക്കാതെ അവരെ കൂടാതെ, കിം കരിഷ്യാമി എന്ത് ചെയ്യും, രാജ്യസുഖാദിന ഈ രാജ്യസുഖങ്ങളെ കൊണ്ടെന്ത് ചെയ്യും, കിം ഭോഗേ ജീവിതേനവ എന്നെല്ലാം അർജുനൻ ചോദിച്ചു. അതിനെ അനുസ്മരിച്ചുകൊണ്ട് പറയണം, ഇതി ത്വം എന്നിങ്ങനെ നീ പറഞ്ഞല്ലോ, സംസാരിച്ചല്ലോ, പ്രജ്ഞാവാദാൻ, പ്രജ്ഞാവദാം ബുദ്ധിമതാം വാദാംശ്ച വചനാനിച്ച ഭാഷസി. പ്രജ്ഞാവാദാൻ അതിനെ വ്യാഖ്യാനിക്കുകയാണ്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസി. പ്രജ്ഞാവാദാൻ പറയുന്നു, പ്രജ്ഞാവദാം, പ്രജ്ഞ എന്ന് വെച്ചാൽ ബുദ്ധി, പ്രജ്ഞാവദാം ബുദ്ധിമതാം ബുദ്ധിയുള്ളവരുടെ, വാദാംശ്ച വചനാനി വാക്കുകളെ ഭാഷതേ പറയുന്നു, ബുദ്ധിയുള്ളവർ പറയുന്ന വാക്കുകളെ നീ പറയുന്നു, ദുഃഖിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. പ്രജ്ഞാവാദാംശ ബുദ്ധിയുള്ളവരുടെ, അറിവുള്ളവരുടെ വചനങ്ങൾ ഭാഷസേ പറയുന്നു, ദുഃഖിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ഇതിലെന്താണ്? ഇതിലൊരു വൈരുദ്ധ്യമുണ്ട്. എന്താണത്? അത് വിശദീകരിക്കുന്നു. തദേത മൗഢ്യം പാണ്ഡിത്യം ച വിരുദ്ധം ആത്മനി ദർശയസി ഉന്മത്ത ഇവേദി അഭിപ്രായ. തദേത മൗഢ്യം പാണ്ഡിത്യം ച, മൗഢ്യം എന്ന് വെച്ചാൽ മൂർഖത, അറിവില്ലായ്മ. അറിവില്ലായ്മയും പാണ്ഡിത്യവും അറിവും ച വിരുദ്ധം, ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. ഒരേ വ്യക്തിയിൽ അറിവും അറിവില്ലായ്മയും ഇരിക്കുക. ആത്മനി ദർശയതി തന്നിൽ, അർജുനൻ സ്വയം തന്നിൽ ഇത് കാണിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെ അറിവില്ലായ്മയെയും അറിവിനെയും കാണിക്കുന്നുണ്ട്. ഏതുപോലെ? ഉന്മത്ത ഇവേദി അഭിപ്രായം, ഒരു ഭ്രാന്തനെ പോലെ, ഉന്മത്തനെ പോലെ, ഒരു ഭ്രാന്തന് ഇത് പ്രദർശിപ്പിക്കാൻ കഴിയും. എന്താണ്? ഒരേ സമയം അറിവും അറിവില്ലായ്മയും പരസ്പര വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ ഒരു ഭ്രാന്തനെ സ്വയം പ്രദർശിപ്പിക്കാൻ കഴിയും. ഉന്മത്ത ഇവ, ഒരു ഭ്രാന്തനെ പോലെ നീ എന്ത് ചെയ്യുന്നു, ഈ അറിവും അറിവില്ലായ്മയും പ്രദർശിപ്പിക്കുന്നു. ഇതി അഭിപ്രായ എന്നാണ് ഇതിന്റെ താല്പര്യം, ഈ പറയുന്നതിന്റെ താല്പര്യം. യസ്മാത്, എന്തുകൊണ്ട് നീ പരസ്പര വിരുദ്ധമായ ഈ ഉന്മത്തനെ പോലെ ഈ നിലപാടിൽ നീ തുടരുന്നു? എന്തുകൊണ്ട്? യസ്മാത് ഗതാസൂൻ, അസു എന്ന് വെച്ചാൽ പ്രാണൻ, ഗതാസൂൻ പ്രാണൻ പോയവർ, അതാണ് ഗതപ്രാണാൻ, മൃതാൻ മരിച്ചവരെ കുറിച്ച്. ഗതാസൂൻ എന്ന് വെച്ചാൽ മരിച്ചവർ. അതുപോലെ അഗതാസൂൻ, അഗത അസൂൻ, അസു പ്രാണൻ, അഗത പോകാത്തവർ എന്ന് വെച്ചാൽ അഗതപ്രാണാൻ, പ്രാണൻ പോകാത്തവർ എന്ന് വെച്ചാൽ ജീവതശ്ച, അതിനെ തന്നെ വിശദീകരിക്കുന്നു, ജീവിച്ചിരിക്കുന്നവർ. ഗതാസൂൻ മരിച്ചവർ, അഗതാസൂൻ ജീവിച്ചിരിക്കുന്നവർ, ഇവരെ രണ്ടുപേരെ കുറിച്ചും ന അനുശോചന്തി പണ്ഡിതാഹ, ഈ രണ്ടുപേരെ കുറിച്ചും ദുഃഖിക്കുന്നില്ല ആര്? പണ്ഡിതന്മാർ. പണ്ഡിതാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മജ്ഞാഹ, ആത്മജ്ഞന്മാർ, ആത്മാവിനെ അറിയുന്നവർ എന്നർത്ഥം. പണ്ഡിത ശബ്ദത്തിന് എങ്ങനെ അങ്ങനെ ഒരു അർത്ഥം വന്നു? പറയുന്നു പണ്ഡ, പണ്ഡിത ശബ്ദം. പണ്ഡ എന്ന് പറഞ്ഞാൽ ആത്മവിഷയ ബുദ്ധി യേശാം തേഹി പണ്ഡിതാഹ. പണ്ഡ എന്ന് പറഞ്ഞാൽ ആത്മവിഷയമായിട്ടുള്ള ബുദ്ധി, ആത്മവിഷയമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് ആത്മജ്ഞാനം, അതിന് പണ്ഡ എന്ന് പറയും. പടി എന്ന് പറയുന്ന ഒരു ധാതുണ്ട്, പടി. അതിന് ഗത്യർത്ഥമാണ്, എന്ന് വെച്ചാൽ ജ്ഞാനാർത്ഥം, ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട്. അതിൽ നിന്നാണ് പണ്ഡ എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകുന്നത്, അപ്പോൾ അറിവെന്നർത്ഥം. അതുള്ളവൻ പണ്ഡിതൻ എന്നർത്ഥം. അപ്പൊ അതിന്റെ വ്യുത്പത്തി പറയാണ് പണ്ഡിത ശബ്ദത്തിന്റെ. പണ്ഡ ആത്മവിഷയ ബുദ്ധി യേശാം തേ ഹി പണ്ഡിതാഹ എന്ന് പറയുന്നു. പണ്ഡ ശബ്ദത്തിൽ നിന്ന്, അറിവ് എന്നുള്ള ശബ്ദത്തിൽ നിന്ന് അത് ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രത്യേകം വന്ന് പണ്ഡിതൻ എന്ന് പറയുന്ന ശബ്ദം വന്നു. ഇപ്പോൾ പണ്ഡിത ശബ്ദത്തിന് എന്താണ്, ആത്മജ്ഞാനി എന്നാണ് അർത്ഥം. അത് ഗീതയിൽ മറ്റ് സന്ദർഭങ്ങളിലും പറയും, പണ്ഡിത സമദർശിനഹ, പണ്ഡിതൻ സമദർശിയാണ് എന്ന് പറയും. അങ്ങനെ പണ്ഡിത ശബ്ദം മറ്റ് പല സന്ദർഭങ്ങളിലും ആത്മജ്ഞാനി എന്നുള്ള അർത്ഥത്തിലാണ്. സാധാരണ പണ്ഡിതൻ എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളെല്ലാം അധ്യയനം ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ഗീതയിൽ ആ ശബ്ദം ഉപയോഗിക്കുന്നത് ആത്മജ്ഞാനി എന്നുള്ള അർത്ഥത്തിലാണ്. എന്തുകൊണ്ട്? ഇതിന് പ്രമാണം പറയുന്നു, പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേ. ബൃഹദാരണ്യശ്രുതി പറയുന്നുണ്ട് ജ്ഞാനിയുടെ ഓരോ അവസ്ഥകളെ കുറിച്ച് വിശദീകരിച്ച് വരുമ്പോൾ അവിടെ പറയും, പാണ്ഡിത്യം ആ ജ്ഞാനത്തെ നിർവിദ്യ നേടിയിട്ട് ബാല്യേന ബാല്യാവസ്ഥയിൽ അവനിരിക്കുന്നു എന്നിങ്ങനെ ജ്ഞാനി പലതരത്തിൽ അവിടെ വിശദീകരിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ അവിടെ ജ്ഞാനം, ആത്മജ്ഞാനം എന്ന് ശ്രുതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് നാനുശോചന്തി പണ്ഡിതാഹ, പണ്ഡിതന്മാർ ആത്മജ്ഞാനികൾ, അനുശോചന്തി ദുഃഖിക്കുന്നില്ല. ആരെക്കുറിച്ച്? ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച്. അതായത് ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖത്തെ, ആ ദുഃഖത്തെ അവർ കാണുന്നുണ്ട്. ആ ദുഃഖത്തിൽ അവർക്ക് കാരുണ്യമുണ്ട്, അനുകമ്പയുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും ആ ദുഃഖം എന്താണ്? സാംസാരികമാണ്. ആ സാംസാരികമായ ദുഃഖം ആ തത്വജ്ഞാനിയെ ബാധിക്കുന്നില്ല. ആ ദുഃഖത്തെ ഓർത്ത് സ്വയം ദുഃഖിക്കുന്നില്ല. അങ്ങനെ ദുഃഖിച്ചു കഴിഞ്ഞാൽ അവിടെ അജ്ഞാനിയുടെ ദുഃഖം എങ്ങനെയാണ്? അഹന്ത, മമത, രാഗദ്വേഷാദികൾ ഇതെല്ലാം കൊണ്ടാണ് അജ്ഞാനിൽ ദുഃഖമുണ്ടാകുന്നത്. അതേ ദുഃഖം ആത്മജ്ഞാനിയിൽ അനുവർത്തിച്ചാൽ ആ ആത്മജ്ഞാനിയും സംസാരിയാണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ സ്നേഹവും കാരുണ്യവും എല്ലാം ഉണ്ടെങ്കിലും ഈ ദുഃഖത്തിൽ അവർ വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ ദുഃഖിക്കുന്നില്ല എന്നർത്ഥം. ബാഹ്യമായി ദുഃഖം പ്രകടിപ്പിക്കുന്നത് പോലെ തോന്നിയാലും ആന്തരികമായി സുഖദുഃഖങ്ങൾ അവരെ ബാധിക്കുന്നില്ല എന്നാണ്. പരമാർത്ഥതസ്തു താൻ നിത്യാൻ അശോച്യാൻ അനുശോചസി അതോ മൂഢോസി ഇത്യഭിപ്രായ പറയുന്നു. പ്രജ്ഞാവാദാൻ അറിവുള്ളവരെ പോലെ സംസാരിക്കുന്നു, എന്നാൽ അജ്ഞനായിരിക്കുകയും ചെയ്യുന്നു. സാധാരണ മനുഷ്യൻ എങ്ങനെയാണ്? ആ സാധാരണ മനുഷ്യന്റെ കാര്യം പറയുകയാണ്. അവർ അറിവുള്ളവരെ പോലെ സംസാരിക്കും, പക്ഷെ അജ്ഞരായിരിക്കും. എന്ന് പറഞ്ഞാൽ തനിക്ക് അറിവില്ലാത്ത, തനിക്ക് ശരിക്ക് ബോധമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കും. അർജുനും അതാണ് ചെയ്യുന്നത്. പരമാർത്ഥതസ്തു താൻ നിത്യാൻ, അവരെല്ലാം എന്താണ്? നിത്യമായ ആത്മസ്വരൂപമാണ് അവരെല്ലാം. അതുകൊണ്ട് തന്നെ എന്താണ്? അശോച്യാൻ, അവരെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യം ഇല്ല. അവരുടെ പരമാർത്ഥ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്നിട്ടും എന്ത് ചെയ്യുന്നു? അനുശോചസി, നീ ദുഃഖിക്കുന്നു. അതഹ മൂഢോസി, അതുകൊണ്ട് എന്താണ്? നീ മൂഢനാണ്, അജ്ഞനാണ് ഇത്യഭിപ്രായം. അതാണ് ഇവിടെ ഭഗവാന്റെ താല്പര്യം, ആശയം എന്നാണ്. അങ്ങനെ ശ്ലോകത്തെ അതിന്റെ പദ ക്രമം അനുസരിച്ചിവിടെ വ്യാഖ്യാനിച്ചു. ഇനി ആ ശ്ലോകത്തിന് നോക്കണം, ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഗീതയിലെ ശ്ലോകങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അർത്ഥം മനസ്സിലാകണം, കാരണം അത്രയും ലളിതമായ ശ്ലോകങ്ങളാണ്. ഇനി ആ ശ്ലോകത്തിലേക്ക് നോക്കണം. ത്വം അശോച്യാൻ അന്വശോചഹ ത്വം ആണ് ത്വം. നീ അർജുനനെ സംബോധന ചെയ്ത് പറയുകയാണ്, നീ അശോച്യാൻ ദുഃഖിക്കാൻ പാടില്ലാത്തവരെ കുറിച്ച്, ആരെക്കുറിച്ചാണോ ദുഃഖിക്കാൻ പാടില്ലാത്തത് അവരെ കുറിച്ച് അന്വശോച, നീ ദുഃഖിച്ചു. അത് കഴിഞ്ഞ ഭാഗങ്ങളിൽ പ്രകടമാക്കി ആ ദുഃഖത്തെക്കുറിച്ച് പറയുകയാണ്. മാത്രമല്ല പ്രജ്ഞാവാദാൻ, പണ്ഡിതന്മാരുടെ അറിവുള്ളവരുടെ വാക്കുകളെ ഭാഷ്യസേച്ച പറയുകയും ചെയ്യുന്നു. പണ്ഡിതാഹ, ആത്മജ്ഞാനികൾ, ഗതാസൂൻ, മരിച്ചവരെക്കുറിച്ചും, അഗതാസൂൻ, ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചും, രണ്ടുപേരെക്കുറിച്ചും, ന അനുശോചന്തി, ദുഃഖിക്കുന്നില്ല. അവരുടെ ദുഃഖത്തെ കണ്ടിട്ട് ദുഃഖിക്കുന്നില്ല എന്നർത്ഥം. സംസാരികളായ ജീവന്മാരുടെ ദുഃഖത്തെ കണ്ടിട്ട് ജ്ഞാനി ദുഃഖിക്കുന്നില്ല. അതാണ് തത്വജ്ഞാനിയുടെ സ്ഥിതപ്രജ്ഞ. അത് ഈ അധ്യായത്തിന്റെ അവസാനം സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ വിശദീകരിക്കും. അവരെ ഈ ദുഃഖങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നാണ്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂനഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ആ 11-ാമത്തെ ശ്ലോകത്തിന്റെ ഭാഷ്യം കഴിഞ്ഞു. അടുത്ത് 12-ാമത്തെ ശ്ലോകമാണ്. നത്വേ വാഹം ജാതു നാസം നത്വം നേമേ ജനാധിപാഃ നചൈവ ന ഭവിഷ്യാമാഃ സർവേ പരം. സാങ്കരഭാഷ്യം. കുതഹ തേ അശോച്യാഃ, എന്തുകൊണ്ട്, കുതഹ, എന്ത് കാരണം കൊണ്ട് തേ അവർ, അശോച്യാഃ, അവർ അവരെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല, അവർ ശോച്യന്മാരല്ല, ശോകാർഹരല്ല. അതിന് സമാധാനം പറയുന്നു. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് യതഹ നിത്യാഹ, എന്തുകൊണ്ടാണ് നിത്യരാണവർ, പരമാർത്ഥ രൂപത്തിൽ അവർ നശിക്കുന്നവരല്ല. കഥം, അതെങ്ങനെ, കഥം എങ്ങനെ, എങ്ങനെയാണ് അവർ നശിക്കാത്തവരായിരിക്കുന്നത്, അതാണ് നതു ഇതി. നതു എന്ന് തുടങ്ങി ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്ന അക്കാര്യമാണ്. അവർ എങ്ങനെ നശിക്കാതിരിക്കുന്നു അത് വ്യാഖ്യാനിക്കും. നതു ഏവ, അവിടെ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ് ഭാഷയത്തിൽ. ഓരോ പദങ്ങളും എടുത്ത് നതു ഏവ ജാതു കദാചിത് അഹം ന ആസം. നത്വേവ അഹം ന ആസം എന്ന് പറയുകയാണ്. അത് അസ് എന്ന് പറയുന്ന ധാതുവിന്റെ അസ്ഥി സ്ഥ സന്ധി എന്നുള്ള ആ ക്രിയാരൂപങ്ങളെ കർത്താവിനോട് അന്വയിച്ച് വ്യാഖ്യാനിക്കുകയാണ്. നതു ഏവ ജാതു, ഒരിക്കലും, ജാതു കദാചിത് ഒരിക്കലും, അഹം ഞാൻ, നാസം കിന്തു ആസമേവ, ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല എന്നാണ്. ആസീത് ആസ്താം ആസൻ, ആസീഹി ആസ്തമാസ്ത, ആസം ആസു ആസം. അസുധാതുവിന്റെ ലങ് ലകാരത്തിന്റെ രൂപങ്ങളാണ്. അത് കർത്താവിനോട് അന്വയിക്കുകയാണ്. അഹം ന ആസം, ഞാൻ ഇല്ലാതിരുന്നിട്ടില്ല. കിന്തു ആസമേവ, മറിച്ചോ എന്നും ഉണ്ടായിരുന്നു. ഒരു കാലത്തിലും തന്റെ ഇല്ലായ്മ സംഭവിച്ചിട്ടില്ല എന്നാണ്. അത് വിശദീകരിക്കുന്നു. അതീതേഷു ദേഹോത്പത്തി വിനാശേഷു ഘടാദിഷു വേദിവ നിത്യേവ അഹം ആസം ഇത്യഭിപ്രായ. ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടാ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ പൂർവ്വജന്മങ്ങളിൽ അതീതേഷു കഴിഞ്ഞുപോയ ദേഹോത്പത്തി വിനാശേഷു, പൂർവപൂർവ്വ ദേഹത്തിൻ്റെ ഉത്പത്തി വിനാശങ്ങളിൽ, പൂർവ്വജന്മങ്ങളിൽ പല ശരീരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ആ ശരീരങ്ങൾ സ്വീകരിച്ചപ്പോഴും ആ ശരീരങ്ങളെല്ലാം നശിച്ചപ്പോഴും എങ്ങനെ ഘടാദിഷു വിയതിവ, കുടത്തിനും മറ്റും ആകാശമിരിക്കുന്നത് പോലെ, ആകാശത്തെ ഉൾക്കൊള്ളുന്ന പല വസ്തുക്കളും ഭൂമിയിൽ ഉണ്ടാകുന്നു, നശിക്കുന്നു. ആകാശം അതിൽ ഉൾപ്പെടുന്നു, ആകാശം അതിൽ ഉൾപ്പെടാതിരിക്കുന്നു. എന്നുവെച്ചാൽ വസ്തു നശിക്കുന്നു, ആകാശത്തിനൊന്നും സംഭവിക്കുന്നില്ല. അതുപോലെ നിത്യേവ അഹം ആസം, ഞാൻ നിത്യം തന്നെ ആയിരുന്നു ഇത്യഭിപ്രായം, അതാണ് എൻ്റെ താല്പര്യം. നതു ഏവ അഹം ജാതു ന ആസം, ഞാൻ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. തഥാ ന ത്വം ന ആസീഹി, അവിടെ ക്രിയയുടെ വ്യത്യാസത്തെ കാണിക്കുകയാണ്. ന ത്വം, ഇവിടെ ശ്ലോകത്തിൽ ക്രിയ കൊടുത്തിട്ടില്ല, വ്യാഖ്യാനത്തിൽ ക്രിയയെ അധ്യാഹരിച്ചിരിക്കുകയാണ്, പുറത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഒരു പദത്തിൽ ഒരു കർത്തൃശബ്ദം വന്നു കഴിഞ്ഞു ഒരു വാക്യത്തിൽ, അവിടെ ക്രിയയില്ല, ഇല്ലെങ്കിൽ അതിന് പറ്റിയ ക്രിയയെ നമ്മൾ കണ്ടുപിടിച്ചോളൂ. അതിനിടെ ചെയ്യുന്നു ത്വം ആസീഹി, ത്വം മധ്യമവിഷയകവചനം, അവിടെ ആസീഹി എന്ന് പറയുന്ന ക്രിയാരൂപിച്ചു. ഉത്തമവിഷയകവചനം അഹം, അവിടെ ആസം എന്ന് വിവരിച്ചു. അതിനോട് പറഞ്ഞിരിക്കുന്നത് തഥാ ന ത്വം ആസീഹി, നീ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. ഹിന്ദു ആസീരേവ, മറിച്ചോ നീ ഉണ്ടായിരുന്നു തന്നെ, അതാണ് നത്വം. ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ നത്വം. ഭാഷ്യകാരൻ ആസീഹി എന്നുള്ള ക്രിയയുടെ ചേർത്ത് നത്വം ന ആസീഹി എന്നാക്കി, ഒരു നാവിടെ ചേർത്ത് നത്വം ന ആസീഹി, നീ ഇല്ലാതിരുന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം കിട്ടും. രണ്ട് നിഷേധം വരുന്നു, നന്ന അപ്പൊ ഉണ്ട് എന്നുള്ള അർത്ഥം കിട്ടും. നിഷേധത്തെ നിഷേധിച്ചാൽ ഉണ്ട് എന്നുള്ള അർത്ഥം വരും, അതിനിവിടെ സംഭവിക്കുന്നു. ന ആസീഹി ഇതി ന, ഇല്ലാതിരുന്നു എന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ട് എന്ന് കിട്ടും. തഥാ അടുത്ത് പറയുന്നു ന ഇമേ ജനാധിപാഹ ന ആസൻ, അവിടെയും ശ്ലോകത്തിൽ എന്താണ് ന ഇമേ ജനാധിപാഹ, അവിടെ ക്രിയയില്ല, ക്രിയയെ ഭാഷ്യകാരൻ ചേർത്തിരിക്കുകയാണ്. ആസീത് ആസ്താം ആസൻ, ആസൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു, ന ആസൻ എന്ന് പറഞ്ഞാൽ ഇല്ലായിരുന്നു, ന ആസൻ ഇത് ന എന്ന് പറഞ്ഞാൽ വീണ്ടും ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം കേട്ടു. തഥാ ന ഇമേ ജനാധിപാഹ ന ആസൻ, അവിടെ നേരിട്ട് ആസൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ ന ആസൻ ഇത് ന ഇങ്ങനെ വളച്ചു കെട്ടി പറയുന്നത് എന്തിനു? കാരണം ഇവരെല്ലാം നശിക്കുന്നവരാണ്, ജനിച്ചവരാണ് എന്നുള്ള വിപരീത ബുദ്ധിയെ തിരുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അജ്ഞന്റെ മനസ്സിലിരിക്കുന്ന എന്താണ്? ഇവർ ഒരു കാലത്ത് ഇല്ലായിരുന്നു, പിന്നെ ഉണ്ടായി, പിന്നെ നശിക്കും. അപ്പോൾ അതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അതിനോടുകൂടി ചേർത്ത് ന, ആ നിഷേധത്തോട് ഒരു നകാരം ചേർത്ത് വീണ്ടും നിഷേധിക്കുന്നത്. തഥാ ന ഇമേ ജനാധിപാഹ, ഈ ജനാധിപന്മാർ, ഈ രാജാക്കന്മാരും ന ആസൻ ഇല്ലായിരുന്നു ഇതിന എന്നില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു. ഹിന്ദു ആസന്നേവ, മറിച്ച് എന്താണ്? എല്ലാ കാലവും ഉണ്ടായിരുന്നു എന്നാണ്. തഥാ ന ചൈവ ന ഭവിഷ്യാമഹ, ന ചൈവ ന ഭവിഷ്യാമഹ, ഹിന്ദു ഭവിഷ്യാമ ഏവ സർവേ വയം, ഭവിഷ്യാമ ഭവിഷ്യാമി ഭവിഷ്യാവഹ ഭവിഷ്യാമഹ, ഉത്തമപുരുഷ ബഹുവചനമാണ്. അതുകൊണ്ട് അവിടെ കർത്താവിനെ ചേർത്ത് ഇവിടെ ക്രിയയുണ്ട് ഭവിഷ്യാമഹ, അതിനോട് കർത്താവിനെ അന്വയിക്കുന്നു സർവേ വയം. ഹിന്ദു ഭവിഷ്യാമഹ ന ചൈവ ന ഭവിഷ്യാമഹ, ന ഭവിഷ്യാമഹ എന്ന് വെച്ചാൽ ഉണ്ടായിരിക്കയില്ല നമ്മൾ, ഒരു നാ കൂടെ ചേർത്തു, ഇതി നാ എന്ന് പറഞ്ഞാൽ ഉണ്ടായിരിക്കും ആണ്. തഥാ ന ചൈവ ന ഭവിഷ്യാമഹ ഹിന്ദു ഭവിഷ്യാമയേവ, നമ്മൾ ഉണ്ടായിരിക്കും. അതും അവിടെ എന്തുകൊണ്ട്? അർജുനൻ കരുതുന്നു ഇവർ നശിച്ചു പോകും, പറയുന്നു അങ്ങനെയല്ല നശിച്ചു പോകും എന്നുള്ളതല്ല, അതിനെ നിഷേധിക്കുന്നു. ഒരു നകാരം കൂടി ചേർത്തു, ന ഭവിഷ്യാമയിതിന ഹിന്ദു ഭവിഷ്യാമയേവ, നമ്മൾ ഉണ്ടായിരിക്കും എല്ലാവരും. സർവേ വയം, ഞാനും നീയും ഈ നിൽക്കുന്ന രാജാക്കന്മാരും എല്ലാവരും, എല്ലാവരും ഒരുമിച്ച് പറയുന്നു നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും, ഇപ്പോ ഭാവി കാലത്തും വരും കാലങ്ങളിലും ഉണ്ടായിരിക്കും. അതോ അസ്മാത് ദേഹവിനാശാത് പരം ഉത്തരകാലേവി തൃശ്വപികാലേഷു നിത്യ ആത്മസ്വരൂപേണ ഇത്യർത്ഥ. അതുകൊണ്ടെന്താണ്? നമ്മളെല്ലാവരും, ഞാനും നീയും ഭീഷ്മദ്രോണാദികളും എല്ലാം അസ്മാത് ദേഹവിനാശാത്, ഈ ദേഹനാശത്തിന് ശേഷം, അസ്മാത് ദേഹവിനാശാത്, ഈ ദേഹനാശത്തിന് ശേഷം പരം അപ്പുറം ഉത്തരകാലേവി സർവേ വയം അതഹ പരം. അതഹ അതിന്റെ അർത്ഥമാണ് പറഞ്ഞത്, ദേഹനാശത്തിന് പരം ശേഷവും എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ കാലങ്ങളെയും പരാമർശിച്ചു. അത് പറയുന്നു തൃശൂപികാലേഷു, മൂന്ന് കാലങ്ങളിലും, ഭൂത വർത്തമാന ഭാവി കാലങ്ങളിലും നിത്യ നിത്യന്മാരായിരിക്കും. എങ്ങനെ? ആത്മസ്വരൂപേണ, അതാണ് അതിന്റെ താല്പര്യം, ആത്മസ്വരൂപത്തിൽ. അല്ലാതെ ഈ നശിക്കുന്ന ശരീരത്തിന്റെ രീതിയിലല്ല, മറിച്ച് ആത്മസ്വരൂപത്തിൽ നിത്യന്മാരായിരിക്കും. ഇതി അർത്ഥ, അതാണ് ഇതിന്റെ താല്പര്യം, ഭഗവാന്റെ ഉപദേശത്തിന്റെ താല്പര്യം. ദേഹഭേദ അനുവൃത്തിയ ബഹുവചനം ന ആത്മഭേദാഭിപ്രായണ. ഇവിടെ എന്താണ്? നീ, ഞാൻ, നമ്മൾ എന്നെല്ലാം പറഞ്ഞല്ലോ. അതിൽ സർവേ വയം അതപ്പരം, നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ബഹുവചനം ഉപയോഗിച്ചു, ഞാൻ, നീ, മറ്റുള്ളവർ. ഈ ബഹുവചനം പ്രയോഗിച്ചിരിക്കുന്നത് ഞാൻ വേറെ നീ വേറെ എന്നുള്ള ആത്മഭേദത്തെ കാണിക്കാനാണോ? അല്ല, മറിച്ച് ദേഹഭേദ അനുവൃത്തിയ, ദേഹഭേദത്തിന്റെ അനുവൃത്തി കൊണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ജീവന്മാരിലും ഞാൻ വേറെ, നീ വേറെ, ഞാൻ എന്നിൽ നിന്ന് അന്യനാണ് നീ, ഇങ്ങനെയുള്ള ബോധം അനുവർത്തിക്കുന്നുണ്ട്. അതാണ് ദേഹഭേദ അനുവൃത്തി എന്ന് പറയുന്നത്. ആ ദേഹഭേദ ബോധത്തെ പിന്തുടർന്നുകൊണ്ട് ഇവിടെ ബഹുവചനം ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ രാമാനുജാചാര്യനും മറ്റും വ്യാഖ്യാനിക്കുന്നത് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആത്മാ വേറെ വേറെയാണ്, ഈശ്വരൻ വേറെയാണ്, ജീവന്മാർ വേറെയാണ്, ദ്വൈതികളെല്ലാം അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു അങ്ങനെയല്ല, ഇവിടെ സ്പഷ്ടമായി പറയുന്നുണ്ട് സർവേ വയം നമ്മൾ ബഹുവചനത്തിൽ. അപ്പോൾ ഇതിന്റെ വാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ വേറെ, നീ വേറെ എന്ന് വരും, അന്യത്വം വരും. പറയുന്നു അതെന്താണ്? ബാഹ്യമായി കാണുന്ന ദേഹഭേദത്തെ കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബഹുവചനം. എന്ന ആത്മഭേദ അഭിപ്രായമാണ്, അല്ല ആത്മാഭേദം കൊണ്ടല്ല, ആത്മാവ് വേറെ വേറെയാണെന്നുള്ള അഭിപ്രായം കൊണ്ട് അല്ല എന്നർത്ഥം. അതുകൊണ്ടുകൂടെ രാമാനുജാചാര്യർ പറയും, ഏവം ഭഗവത സർവേശ്വരാത് ആത്മനാം പരസ്പരം ച ഭേദ പാരമാർത്ഥിക, അങ്ങനെ വ്യാഖ്യാനിക്കും. ഈശ്വരനും ജീവന്മാരും തമ്മിൽ വേറെ വേറെയാണെന്നുള്ളതിന് ഇത് തന്നെയാണ് പ്രമാണം. എന്തുകൊണ്ട്? ഇവിടെ ഭഗവാൻ നേരിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, സർവേ വയം നമ്മൾ എല്ലാവരും എന്നിങ്ങനെ ആത്മാവിന് വേറിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് ഭാഷകാരന് സ്വീകാര്യമായ കാര്യമല്ല. അർജുനന്റെ അഭിപ്രായം അതാണ്. ആ അർജുനന്റെ അഭിപ്രായത്തെ അംഗീകരിച്ചുകൊണ്ട് ആ ദേഹഭേദത്തെ കണക്കിലെടുത്തുകൊണ്ട് ഭഗവാൻ അങ്ങനെ പറയുകയാണ്. ഒടുവിൽ പറയും അങ്ങനെയല്ല എന്ന് തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ പറയും. ശരീരഭേദമനുസരിച്ച് ആത്മാവിന് ഭേദമില്ല എന്ന് പറയുന്നു. ഇനി ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം, നതു ഏവ അഹം ജാതു ന ആസം. അഹം ഞാൻ, ജാതു ഒരിക്കലും, ന ആസം ഇതി ന ഇതിനോട് ചേർത്തോളും, ഇല്ലാതിരുന്നു എന്നില്ല. ആസം ഏവ, അവിടെ ഒരു ഏവകാരമുണ്ട്, ഉണ്ടായിരുന്നു തന്നെ. ആ ഏവകാരം എല്ലാത്തിനോടും ചേർക്കാം. നതു ഏവ, അതുപോലെ ഇമേ ജനാധിപാഹ, ഇമേ ജനാധിപാഹ ന ഇമേ, അവിടെ ഇമേ ജനാധിപാഹ, ഈ രാജാക്കന്മാരും അതിനു മുമ്പ് ന ത്വം, ത്വം ന ആസീഹി ഇതി ന, നീ ഇല്ലാതിരുന്നു എന്നില്ല. ത്വം നാസീഹി ഇതി ന, ആസീഹി ഏവ, നീ ഉണ്ടായിരുന്നു തന്നെ. അടുത്ത് ഇമേ ജനാധിപാഹ, ഈ ചക്രവർത്തിമാരും, ന ആസൻ ഇതി ന, ഇല്ലായിരുന്നു എന്നില്ല, മറിച്ച് ആസൻ ഏവ, ഉണ്ടായിരുന്നു തന്നെ. അതുപോലെ അധഃ പരം, ദേഹനാശത്തിന് ശേഷവും സർവേ വയം, നമ്മൾ എല്ലാവരും, ന ഭവിഷ്യാമ ഇതി ചെന്ന, ഇല്ലാതിരിക്കും എന്നുമല്ല, ഭവിഷ്യാമ ഏവ, ഉണ്ടായിരിക്കെ തന്നെ ചെയ്യും എന്നിങ്ങനെ പദങ്ങളെ അധ്യാഹരിച്ച് അവിടെ അർത്ഥം മനസ്സിലാക്കണം. അങ്ങനെ ആത്മാവിൻ്റെ നിത്യതയെ ഈ ശ്ലോകത്തിൽ പറയുന്നു എന്നാണ്. അതുകൊണ്ട് ഭീഷ്മദ്രോണാദികൾ ആത്മസ്വരൂപത്തിൽ നിത്യന്മാരായതുകൊണ്ട് അവരെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ഭഗവത് അഭിപ്രായം. നത്വേവാഹം ജാതുനാസം, നത്വം നേമേ ജനാധിപാഹ, നചൈവ ന ഭവിഷ്യാമഹ, സർവേ വയമതപരം. അടുത്ത ആത്മാവ് അവിനാശിയാണ് എന്നുള്ളതിന് ഉദാഹരണത്തിലൂടെ പറയുകയാണ്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര നമുഹ്യതി. ഭാഷ്യം തത്ര കഥമിവ നിത്യ ആത്മാ, ആത്മാവിന്റെ നിത്യതയെക്കുറിച്ച് പറഞ്ഞു. അത് ഏതുപോലെ, കഥമിവ, ഏതുപോലെയാണ് ആത്മാ നിത്യ, ആത്മാവ് നിത്യമായിരിക്കുന്നത്. ഇതി ദൃഷ്ടാന്തം ആഹ, ഇക്കാരണത്തിന് ദൃഷ്ടാന്തം, ഉദാഹരണത്തെ പറയുന്നു. ദേഹിനായിരിക്കും അതിനെ വ്യാഖ്യാനിക്കുന്നു, ദേഹിന എന്നുള്ളതിന്. ദേഹോ അസി അസ്ഥി ഇതി ദേഹി, ദേഹി എന്ന് പറഞ്ഞാൽ ദേഹമുള്ളവൻ, അതിന്റെ വ്യുത്പത്തിയാണ് ദേഹി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ. ദേഹോ അസി അസ്ഥി ഇതി ദേഹി, ദേഹം ഉള്ളവൻ ദേഹി. ദേഹിനഹ, ദേഹി, ദേഹിൻ എന്ന് പറയുന്ന ശബ്ദമാണ്, അതിന്റെ ഷഷ്ടിയാണ് ദേഹിനഹ. അത് പറയുന്നു തസ്യ ദേഹിനഹ, അങ്ങനെയുള്ള ദേഹിക്ക്. അതിന്റെ അർത്ഥമാണ് അടുത്ത് പറയുന്നത് ദേഹവതഹ, ദേഹമുള്ളവന്. അതിന്റെ തന്നെ താത്പര്യം പറയുന്നത് എന്താണ്, ആത്മനഹ, ആത്മാവിന്. അപ്പൊ ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് കിട്ടും, ദേഹമുള്ളവൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്, ആത്മാവിന് എന്നർത്ഥം. തദ്ദേഹിനഹ അസ്മിൻ വർത്തമാനേ ദേഹി. ഒരാത്മാവിന് ഈ ദേഹത്തിൽ വർത്തമാനം ഇപ്പോൾ നിലനിൽക്കുന്നതാ ഈ ശരീരത്തിൽ യഥ മന്ത്രത്തിൽ ശ്ലോകത്തിൽ യഥ എന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്നു. ഏന പ്രകാരേണ ഏത് തരത്തിലാണോ അടുത്ത ശ്ലോകത്തിൽ വരുന്ന കൗമാരം യൗവനം ജര അതിനെ പറയുന്നു. കൗമാരം കുമാരഭാവം ബാല്യാവസ്ഥ എങ്ങനെയാണോ ബാല്യാവസ്ഥ യൗവനം യൂനോഭാവ യൗവനത്തിന്റെ വ്യാഖ്യാനമാണ് യൂനോഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് മധ്യമാവസ്ഥ പ്രായത്തിൽ മധ്യമാവസ്ഥ. ജര അടുത്ത് പറയുന്നു വയോഹാനി പ്രായത്തിന് ഹാനി സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ജീർണാവസ്ഥ വാർദ്ധക്യാവസ്ഥ. ഇത്യേതാഹ തിസ്രോ അവസ്ഥാഹ ഈ മൂന്നവസ്ഥകൾ എങ്ങനെ അന്യോന്യ വിലക്ഷണാഹ അന്യോന്യ വിലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭിന്നങ്ങൾ അന്യോന്യ ഭിന്നങ്ങളാണ് ഈ മൂന്നവസ്ഥകളും എന്നർത്ഥം. അതാണ് ദേഹേ കൗമാരം യൗവനം ജര എന്ന് പറഞ്ഞത്. താസാം പ്രഥമാവസ്ഥ നാശേ ന നാശ ദ്വിതീയ അവസ്ഥ ഉപജനനെ ന ഉപജനനം ആത്മനഹ അത് പറയുന്നു. ഈ അവസ്ഥകളിൽ പ്രഥമാവസ്ഥ നാശേ പ്രഥമാവസ്ഥ ബാല്യാവസ്ഥ നശിക്കുമ്പോൾ ന നാശ ആത്മനഹ ആത്മാവിന് നാശ സംഭവിക്കുന്നില്ല. അതുപോലെ ദ്വിതീയാവസ്ഥ ഉപജനനെ രണ്ടാമത്തെ അവസ്ഥ ഉണ്ടാകുമ്പോൾ ജനിക്കുമ്പോൾ യൗവനം വരുമ്പോൾ ന ഉപജനനം ആത്മനഹ ആത്മാവിന് ജനനം ഉണ്ടാകുന്നില്ല തുടർ ജനനം ഉണ്ടാകുന്നില്ല. ഈ ഭാഗങ്ങളെല്ലാം സ്പഷ്ടമാണ് ഇവിടെ നിന്നും കൂടുതൽ വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. കിം ദർഹി പിന്നെന്താണ് സംഭവിക്കുന്നത് അവിക്രിയസ്യ ഏവ ഏകസ്യ ദ്വിതീയ തൃതീയ അവസ്ഥാപ്രാപ്തി ആത്മനോ ദൃഷ്ട പിന്നെ ഇവിടെ എന്താണ് കാണുന്നത് പറയുന്നു അവിക്രിയസ്യ യാതൊരു വികാരവും സംഭവിക്കാത്തവനായ ഏകസ്യ ഏകനായിരിക്കുന്ന ആത്മനഹ ആത്മാവിന് എന്താണ് ദ്വിതീയ തൃതീയ അവസ്ഥാപ്രാപ്തി ആ ആത്മാവിൽ ഇരിക്കുന്ന ആ ശരീരത്തിന് ആണെന്താണ് ഈ ദ്വിതീയ തൃതീയ അവസ്ഥാപ്രാപ്തികൾ വന്നുചേരുന്നത് അല്ല പരമാർത്ഥത്തിൽ ആത്മാവിനല്ല എന്നർത്ഥം. തഥാ തദ്വദേവ ദേഹാദന്യോ ദേഹോ ദേഹാന്തരം തസ്യ പ്രാപ്തി ദേഹാന്തരപ്രാപ്തി അവിക്രിയസൈവ ആത്മന ഇത്യർത്ഥ വാസ്തവത്തിൽ ആത്മാവിന് ആത്മാവ് അവിക്രിയമാണ് വികാരരഹിതമാണ് അവിക്രിയമായിരിക്കുന്ന ആത്മാവിന് എന്താണ് ദേഹം വന്നുചേരുകയാണ്. തദ്ദേവ ദേഹാദന്യോ ദേഹോ ദേഹാന്തരം മറ്റൊരു ദേഹം ഒരാത്മാവിൽ മറ്റൊരു ദേഹം തസ്യപ്രാപ്തി അത് വന്നുചേരുന്നു എന്നാണ് ദേഹാന്തരപ്രാപ്തി വികാരം സംഭവിക്കാതിരിക്കുന്ന ആത്മാവിൽ മറ്റൊരു ദേഹം വന്നുചേരുന്നു. രണ്ടു തരത്തിലും പറയാം ആത്മാവ് മറ്റൊരു ദേഹത്തെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ആത്മാവിൽ മറ്റൊരു ദേഹം വന്നുചേരുന്നു ദേഹാന്തരപ്രാപ്തി വികാരരഹിതനായിരിക്കുന്ന ആത്മാവിന്. അതുകൊണ്ടെന്താണ് ധീരോ ധീമാൻ വിവേകി ധീ എന്ന് വെച്ചാൽ ബുദ്ധി ധീരൻ എന്ന് വെച്ചാൽ എന്താണ് ധീമാൻ ബുദ്ധിയുള്ളവൻ. തത്രൈവം സതി സത്യം ഇതായിരിക്കെ ന മുഹ്യതി ന മോഹം ആപദ്യതി മോഹത്തെ പ്രാപിക്കുന്നില്ല. ഈ ദേഹാന്തരപ്രാപ്തി ദേഹിനഹ ജീവനാണ് ജീവനിൽ ദേഹം വന്നുചേരുന്നു പോകുന്നു അല്ലെങ്കിൽ ജീവൻ ദേഹത്തെ സ്വീകരിക്കുന്നു വിടുന്നു രണ്ടു തരത്തിലും പറയും. അടുത്ത് അങ്ങനെ പറയും. ഇവിടെ പറയുന്നത് ജീവനിൽ ആത്മാവിൽ ദേഹം വന്നുചേരുന്നു അടുത്ത് പറയും ആത്മാവ് ദേഹത്തെ സ്വീകരിക്കുന്നു രണ്ടായാലും എന്താണ് ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിവേകിയായ ഒരുവന് മോഹമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു ഒരു ഉദാഹരണത്തിലൂടെ ആത്മാവിന്റെ അവികാരിത്വം ആത്മാവിൽ ജനന മരണങ്ങൾ സംഭവിക്കുന്നില്ല ദേഹത്തിലാണ് സംഭവിക്കുന്നതെന്ന് അർജുനനെ ബോധിപ്പിക്കുകയാണ്. അർജുനൻ എന്താണ് പറഞ്ഞത്? ഭീഷ്മ ദ്രോണാദികൾ മരിക്കും. അതുകൊണ്ട് അർജുനൻ ദുഃഖിക്കുകയാണ്. അവരുടെ ശരീരം നശിക്കത്തുള്ളൂ, ആത്മരൂപത്തിൽ അവർ അശോച്യന്മാരാണ്, അവരെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആ ശ്ലോകത്തിലേക്ക് നീക്കുക. യഥ എപ്രകാരമാണോ ദേഹിനഹ ജീവന്മാർക്ക് അല്ലെങ്കിൽ ആത്മാവിന് ദേഹമുള്ളവന് അസ്മിൻ ദേഹേ അവരുടെ ആ ദേഹത്തിൽ വർത്തമാന ദേഹത്തിൽ കൗമാരം യൗവനം ജര എന്ന മൂന്നവസ്ഥകളും വന്നു ചേരുന്നത്. തഥാ അപ്രകാരമാണ് ദേഹാന്തരപ്രാപ്തി, ഈ ജീവൻ മറ്റൊരു ദേഹത്തെ സ്വീകരിക്കുന്നത്. തത്ര ഇക്കാര്യത്തിൽ ധീരഹ വിവേകി ന മുഖ്യതി മോഹിക്കുന്നില്ല, ഇതെല്ലാം ആത്മാവിന് സംഭവിക്കുന്നു എന്ന് കരുതി ദുഃഖിക്കുന്നില്ല എന്നർത്ഥം. ഒരു ആത്മാവിന് ഒരു ശരീരത്തിൽ തന്നെ ഇതുപോലെ അവസ്ഥാഭേദം വരുന്നു. അപ്പോൾ ഒരു ശരീരത്തിൽ അവസ്ഥകൾ മാറി വരുന്നത് പോലെയുള്ളൂ ഒരാത്മാവ് പല ശരീരങ്ങളെ സ്വീകരിക്കുന്നത്. ആ പല ശരീരങ്ങളെ സ്വീകരിക്കുന്നതിന് ഉദാഹരണമായി ഒരു ശരീരത്തിലെ അവസ്ഥാഭേദത്തെ കാണിക്കുന്നത്. രണ്ടും ഒരുപോലെയാണ് എന്നർത്ഥം. അവിടെ ശരീരം മാറുന്നു, ആത്മാവ് ഏകമായി തന്നെ ഇരിക്കുന്നു. ആ ശരീരത്തിൽ ഒരു അനിശ്ചിത തുടർച്ചയുണ്ട് എന്റെ ദേഹം എന്നുള്ള ബോധമുണ്ടെങ്കിലും അവിടെ ശരീരം മാറി വരികയാണ്. ബാല്യ ശരീരമല്ല യൗവനത്തിൽ, യൗവന ശരീരമല്ല വാർദ്ധക്യത്തിൽ, ശരീരത്തിന് അവസ്ഥാ പരിണാമം സംഭവിക്കുന്നു. ഇതുപോലെ മരണശേഷവും ജീവൻ മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ശരീരനാശത്തെക്കുറിച്ച് ദുഃഖിക്കേണ്ട. അങ്ങനെ ശരീരനാശത്തെക്കുറിച്ച് ഒരുവൻ ദുഃഖിക്കുകയാണെങ്കിൽ അവന്റെ ബാല്യ ശരീരത്തിന്റെ നാശത്തെക്കുറിച്ച് യൗവനത്തെ ദുഃഖിക്കണം, യൗവന ശരീരത്തിന്റെ നാശത്തെക്കുറിച്ച് വാർദ്ധക്യത്തിൽ ദുഃഖിക്കണം. അവിടെയെല്ലാം ദുഃഖിക്കേണ്ടി വരും. അജ്ഞന്മാരങ്ങനെ ദുഃഖിക്കുന്നുമുണ്ട്. പക്ഷെ അത് വാസ്തവത്തിൽ അതിന്റെ ആവശ്യമില്ല, അത് അവിവേകിയുടെ മോഹമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. അടുത്ത് ഭഗവാൻ പറയുന്നു, അതിന്റെ അടുത്ത ശ്ലോകത്തിന്റെ 14-ാമത്തെ ശ്ലോകം, അതിന്റെ ആമുഖമായി ഭാഷ്യകാരൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖ ദുഃഖദ ആഗമാപായിനോ നിത്യ തന്തിതിക്ഷസ്വഭാരത. ശാങ്കരഭാഷ്യം. യദ്യപി ആത്മവിനാശനിമിത്തോ മോഹോ ന സംഭവതി നിത്യ ആത്മേതി വിജാനത. ആത്മവിനാശനിമിത്തോ മോഹ, ആത്മവിനാശം ആത്മനാശം കൊണ്ടുവരുന്ന മോഹം അവിവേകം നിത്യ ആത്മേതി വിജാനത, ആത്മാവ് നിത്യമാണ് എന്ന് അറിയുന്നവന് ന സംഭവതി സംഭവിക്കത്തില്ല. ആത്മാവ് നിത്യമാണെന്ന് അറിയുന്നവനെ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ആത്മനാശം കൊണ്ടുള്ള മോഹം അവിവേകം സംഭവിക്കത്തില്ല. തഥാപി യദ്യപി വന്നു കഴിഞ്ഞാൽ ഒരു തഥാപി വരും, അങ്ങനെയാണെങ്കിലും എന്ന് പറയുകയാണ്. ശീതോഷ്ണ സുഖ ദുഃഖ പ്രാപ്തി നിമിത്തോ മോഹോ ലൗകികോ ദൃശ്യതേ. പക്ഷേ അത് ശരി തന്നെയാണ്, ഒരാൾ ഈ ആത്മതത്വത്തെ ഗ്രഹിച്ചു, ആത്മാവ് നശിക്കാത്തതാണെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഒരാൾ മരണത്തിൽ ദുഃഖിക്കുന്നില്ല എന്ന് സ്വീകരിച്ചാൽ തന്നെയും ശീതോഷ്ണ സുഖ ദുഃഖ പ്രാപ്തി നിമിത്തം, ശീതം ഉഷ്ണം അത് നിമിത്തമായി വരുന്ന സുഖദുഃഖങ്ങൾ അതുകൊണ്ട് വരുന്ന മോഹം, അവിവേകം, എങ്ങനെ ഞാൻ സുഖിയാണ്, എന്നെ ശീതം ബാധിച്ചിരിക്കുന്നു, എന്നെ ഉഷ്ണം ബാധിച്ചിരിക്കുന്നു, ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഇങ്ങനെ വരുന്ന മോഹം, ആത്മാവിൽ സുഖദുഃഖങ്ങളെ ആരോപിച്ചുകൊണ്ട്, തന്നിൽ ആരോപിച്ചുകൊണ്ട് താൻ സുഖിയാണ് ദുഃഖിയാണ് എന്ന് പറയുന്ന മോഹം, ലൗകികമായ ലോക സാധാരണമായിരിക്കുന്ന സർവജീവന്മാരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മോഹം ദൃശ്യതയെ കാണപ്പെടുന്നുണ്ടല്ലോ എന്നാണ്. ശരീര സംബന്ധ നിമിത്തമായി വരുന്ന സുഖദുഃഖങ്ങൾ ജീവന് അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നാണ്. ആത്മതത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ വിചാരം കൊണ്ട് മരണത്തിനും മറ്റും ദുഃഖിക്കാതിരിക്കാം. കാരണം ആ ദുഃഖം എന്ന് പറയുന്നത് ശരീര സംബന്ധിയായി വരുന്നതല്ല, മറിച്ച് മനോസംബന്ധിയായിട്ടുള്ളതാണ്, മനസ്സംബന്ധിയായിട്ടുള്ള ദുഃഖമാണ്. മനസ്സുകൊണ്ട് ഒരു വ്യക്തി തന്റേതാണെന്ന് കരുതുന്നു, ആ വ്യക്തി മരിക്കുമ്പോൾ ദുഃഖം വരുന്നു. ആരെങ്കിലും മരിച്ചാൽ ദുഃഖം വരുന്നില്ല, പത്രത്തിൽ മരണ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ദുഃഖം വരുന്നില്ല. മറിച്ച് മനസ്സുകൊണ്ട് അഹന്ത, മമത ഇവ കൊണ്ട് ആ മരിച്ച ജീവനോട് ബന്ധപ്പെടുമ്പോൾ തൻ്റെ ബന്ധുക്കളുടെ മരണം ദുഃഖത്തെ ഉണ്ടാകുന്നു. അപ്പോൾ മരണമല്ല ദുഃഖത്തിന് കാരണമായിരിക്കുന്നത്, മറിച്ച് എന്താണ്, തൻ്റെ അഹന്തയും മമതയുമാണ് എന്ന് വേർതിരിച്ചറിയുന്ന ഒരുവൻ വിചാരം ചെയ്ത് അഹന്തയും മമതയും ത്യജിച്ച് ബന്ധുജനങ്ങളോടുള്ള ആസക്തി മനസ്സിൽ നിന്ന് ഒഴിവാക്കിയാൽ അയാൾക്ക് മനസ്സുകൊണ്ട് ബാധിക്കുന്നതായ ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റും. അത് ശരിയാണ്. പക്ഷെ ശരീരത്തിൽ സംഭവിക്കുന്ന ദുഃഖമോ മനസ്സുകൊണ്ട് ഒഴിവാക്കിയാൽ ആ ദുഃഖത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം ശരീരം നിമിത്തമായിട്ടാണ് വരുന്നത് ആ ദുഃഖം. അത് ആ ദുഃഖത്തെ അവശ്യം അനുഭവിക്കേണ്ടി തന്നെ വരുന്നു. സുഖവിയോഗ നിമിത്തോ മോഹ, ദുഃഖ സംയോഗ നിമിത്തശ്ചോക. സുഖവിയോഗം, സുഖമുണ്ടായിരുന്നു, അതായത് ചൂടുള്ള സമയത്ത് തണുപ്പ് കിട്ടുന്നു, ഇപ്പോൾ എന്ത് വരുന്നു, സുഖം അനുഭവപ്പെടുന്നു. ആ തണുപ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് വരുന്നു, ആ സുഖവും നഷ്ടപ്പെടുന്നു. ആ സുഖവിയോഗ നിമിത്തമായി മോഹം വരുന്നു. ആ സുഖം നഷ്ടപ്പെടുമ്പോൾ നല്ല ചൂടുള്ള സമയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ ഫാൻ ഓഫ് ആവുന്നു, ബന്ധുവിന്റെ സുഖം നഷ്ടപ്പെടുന്നു, ഉടൻ മോഹം വരുന്നു. ദുഃഖ സംയോഗ നിമിത്തശ്ച ശോക, ദുഃഖം വരുന്നു, ചൂടനുഭവപ്പെടുന്നു, ചൂട് കൊണ്ട് ഉള്ളിൽ ദുഃഖം വരും, ആ ദുഃഖം കൊണ്ട് എന്ത് വരുന്നു, ശോകം വരുന്നു. ഇങ്ങനെ വരാമല്ലോ, ശരീര സംബന്ധ നിമിത്തമായി വരും. ചുറ്റുപാടുമുള്ള പ്രകൃതിയും ശരീരവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ശരീരം നിമിത്തമായി അന്ധക്കരണത്തിൽ വരുന്ന ശോകമോഹങ്ങൾ, ഇത്യേത് അർജുനസ്യ വചനം. ഇങ്ങനെ അർജുനന്റെ മനസ്സിൽ ഒരു സംശയം വരാം, ആശങ്ക, അത്തരൊരു സംശയത്തെ സ്വയം സംശയിച്ചുകൊണ്ട് ഭഗവാൻ, ആഹ ഭഗവാൻ പറയുന്നു, മാത്ര സ്പർശാഹ ഇരി. അടുത്ത ഭാഷയത്തിൽ ആ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ്. മാത്രാഹ എന്നുള്ള ശബ്ദത്തെ വ്യാഖ്യാനിക്കുകയാണ്. മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്, ആഭീ മീയന്തേ ശബ്ദാദേഹ ഇതി ശ്രോത്രാദീനി ഇന്ദ്രിയാണി. മാത്ര ശബ്ദത്തിന്റെ അർത്ഥമാണ്. ആഭിഹി എന്ന് വെച്ചാൽ ഇവകളെ കൊണ്ട്, ഇവയെ കൊണ്ട്, ഇന്ദ്രിയങ്ങളെ കൊണ്ട്. മീയന്തേ ശബ്ദാദേഹ, ശബ്ദാദി വിഷയങ്ങളെ മീയന്തേ ഗ്രഹിക്കുന്നു എന്നർത്ഥം. ശബ്ദാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, ഏതുകൊണ്ടാണോ ശബ്ദാദി വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് അത് ശ്രോത്രാദീനി ഇന്ദ്രിയാണി. ശ്രോത്രാദി ഇന്ദ്രിയങ്ങൾ അതാണ് മാത്രകളെന്ന് പറഞ്ഞാൽ. ഇവിടെ ഈ മാത്ര ശബ്ദത്തെ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കും. ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് മാത്രാഹ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങളെ കൊണ്ട് മാനം ചെയ്യുന്നു. മാനം ചെയ്യുക എന്ന് വെച്ചാൽ ഗ്രഹിക്കുന്നു എന്നർത്ഥം. ഗ്രഹിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് മാത്രകൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. മാത്രാസ്പർശങ്ങൾ, മാത്രാണാം സ്പർശാഹ എന്നാണ് അടുത്ത് പറയുന്നത്. മാത്രാണാം സ്പർശാഹ, മാത്രാസ്പർശാഹ, ഷഷ്ടി സമാസം മാത്രകളുടെ സ്പർശങ്ങൾ, മാത്രാണാം സ്പർശ, മാത്രാസ്പർശ, ശബ്ദാദിഭി സംയോഗ. അപ്പൊ സ്പർശം എന്ന് പറഞ്ഞാൽ സംബന്ധം എന്നാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്, സംയോഗം ബന്ധം. അപ്പം മാത്രാണാം സ്പർശ, മാത്രാസ്പർശ, മാത്രാണാം ഇന്ദ്രിയങ്ങളുടെ സ്പർശ സംബന്ധം എന്നർത്ഥം എന്ന് വ്യാഖ്യാനിച്ചു. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ സംബന്ധം, ഇന്ദ്രിയങ്ങളുടെ സംബന്ധം എന്തിനോടാണ്? സംഭവിക്കുന്ന വിഷയങ്ങളോട്. അപ്പം മാത്രാസ്പർശ എന്നുള്ളതിന്റെ അർത്ഥം എന്തായി? ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളോടുള്ള സംബന്ധം. ഇതിനെ മാത്രാഹ എന്ന് പറയുന്നതിന് ചിലര് മാത്രകൾ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നു, വിഷയങ്ങളെന്നെടുക്കുന്നു അർത്ഥം. അതിന്റെ സംബന്ധം എന്തിനോടുള്ള? ഇന്ദ്രിയങ്ങളോടുള്ള. അപ്പൊ രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ചാലും താല്പര്യം ഒന്നാണ്. അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നു, വിഷയങ്ങൾക്ക് ഇന്ദ്രിയങ്ങളോടുള്ള സംബന്ധം. ഭാഷ്യകാരൻ ഇങ്ങനെ വ്യാഖ്യാനിച്ചു, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം. താല്പര്യം ഒന്ന് തന്നെ, തേ അവ ശീതോഷ്ണ സുഖ ദുഃഖദാഹ. അവയെന്ത് ചെയ്യുന്നു? ശീതോഷ്ണ സുഖ ദുഃഖദാഹ, ശീതം ഉഷ്ണം സുഖം ദുഃഖം ച പ്രയച്ഛന്തി. ദുഃഖദ ദുഃഖാൻ ദദാതി, ദുഃഖത്തെ നൽകുന്നു. അതാണ് പറയുന്നത്, ശീതം ഉഷ്ണം സുഖം ദുഃഖം ച പ്രയച്ഛന്തി. ശീതവും ഉഷ്ണവും സുഖവും ദുഃഖവും എല്ലാം ഉണ്ടാക്കുന്നു എന്നർത്ഥം. അത് ശരിയാണ്, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം നമ്മുടെ ശരീരത്തിൽ ശീത അനുഭവത്തെ ഉണ്ടാക്കുന്നു. ചിലപ്പോൾ ജലത്തോടുള്ള സംബന്ധം ശീതത്തെ ഉണ്ടാക്കും, അഗ്നിയോടുള്ള സംബന്ധം ഉഷ്ണത്തെ ഉണ്ടാക്കും. അത് അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കും. ശീതകാലത്താണെങ്കിൽ ശീതം ദുഃഖത്തെ ഉണ്ടാക്കും, ഉഷ്ണകാലത്തിൽ ഉഷ്ണം ദുഃഖത്തെ ഉണ്ടാക്കും, ശീതകാലത്തിൽ ഉഷ്ണം സുഖത്തെ ഉണ്ടാക്കും, ഉഷ്ണകാലത്തിൽ ശീതം സുഖത്തെ ഉണ്ടാക്കും. ഇങ്ങനെ മാറിയും തിരിഞ്ഞു, ശീതം ഉഷ്ണം സുഖം ദുഃഖം ച പ്രയച്ഛന്തി. അതാണ് ശീതോഷ്ണ സുഖ ദുഃഖദാഹ. എന്തായി? ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള ആ സംബന്ധം ശീതോഷ്ണ സുഖ ദുഃഖങ്ങളെ നൽകുന്നു. അത് തന്നെ വിശദീകരിക്കുന്നു, ശീതം ച കദാചിത് സുഖദം ഭവതി, കദാചിത് ദുഃഖദം. ശീതം എപ്പോഴും സുഖമാണ്, എപ്പോഴും ദുഃഖമാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. മറിച്ചോ, ശീതം കദാചിത് ചിലപ്പോൾ സുഖദം ഭവതി, ചിലപ്പോൾ സുഖത്തെ നൽകുന്നു. എപ്പോ? ഉഷ്ണകാലത്ത്. കദാചിത് ചിലപ്പോ ദുഃഖദം, എപ്പോ? ശീതകാലത്ത്. തഥാ ഉഷ്ണമവി, ഉഷ്ണവും അതുപോലെ തന്നെ മാറി മാറി സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കും. ആ നിയത സ്വരൂപം, നിയതമായ നിശ്ചിതമായ ഒരു സ്വഭാവം അതിനില്ല ശീതോഷ്ണങ്ങൾക്ക്. അത് സുഖത്തെയാണോ നൽകുന്നത്, ദുഃഖത്തെയാണോ നൽകുന്നത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയത്തില്ല. അത് സാഹചര്യം അനുസരിച്ചാണെന്ന് അർത്ഥം. സുഖദുഃഖേ പുനർനിയതരൂപേ യതോ ന വ്യഭിചരത. പക്ഷേ സുഖദുഃഖങ്ങൾ അങ്ങനെയല്ല. സുഖം ഏത് സമയത്ത് അനുഭവപ്പെട്ടാലും അത് സുഖമായിട്ട് തന്നെ അനുഭവപ്പെടും. ദുഃഖം ഏത് സമയത്ത് അനുഭവപ്പെട്ടാലും അത് ദുഃഖമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. പുനർ മറിച്ച് ശീതോഷ്ണങ്ങളെ അപേക്ഷിച്ച് നിയതരൂപേ നിശ്ചിതമായ രീതിയിലാണത്. യതോ ന വ്യഭിചരത, മാറുന്നില്ല. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ മാറ്റം, അതിന് മാറ്റം വരുന്നില്ല. ന വ്യഭിചരത, അതിന് മാറ്റം വരുന്നില്ല. സുഖം സുഖമായി തന്നെ അനുഭവപ്പെടുന്നു, ദുഃഖം ദുഃഖമായി തന്നെ അനുഭവപ്പെടുന്നു. അതഹ താഭ്യാം പൃഥക് ശീതോഷ്ണയോർ ഗ്രഹണം. ശീതോഷ്ണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് സുഖ ദുഃഖം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്ന എന്തിനാ? അത് എന്റെ സ്വഭാവം മറ്റേതിൽ നിന്നും വേറെയാണ്. ശീതോഷ്ണങ്ങൾ മാറി മാറി വരാം, ചിലപ്പോൾ സുഖത്തെ തരാം, ചിലപ്പോൾ ദുഃഖത്തെ തരാം. പക്ഷെ സുഖദുഃഖങ്ങൾ അങ്ങനെയല്ല, അതൊരു ജീവന്റെ അന്ധകരണത്തിൽ അനുഭവപ്പെടുന്നവയാണ്. അത് സദാസമയം ഒരേ സ്വഭാവത്തിൽ തന്നെ ഇരിക്കുന്നു. യത യസ്മാത് തേ മാത്രാസ്പർശാദയ ആഗമാപായിന. അടുത്ത് വ്യാഖ്യാനിക്കുകയാണ് അടുത്ത ശ്ലോകത്തിന്. ആഗമാപായിന തേ മാത്രാസ്പർശാദയ, ഈ മാത്രാസ്പർശങ്ങൾ ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം. ആഗമ അപായിന, ആഗമം അപ്പായി വന്നു ചേരുന്നതും നശിക്കുന്നതും പോകുന്നതും. ആഗമം വന്നു ചേരുന്നത്, അപ്പായി നശിക്കുന്നത്, അതുകൊണ്ടാകുന്നതും ഇല്ലാതാകുന്നതുമാണ്. അത് തന്നെ വിശദീകരിക്കുന്നു, ആഗമ അപായ ശീതാഹ. ആഗമം വന്നുചേരുന്നത്, അപായം ഇല്ലാതാകുന്നത് അങ്ങനെയുള്ള സ്വഭാവത്തോടു കൂടിയതാണ്. തസ്മാത് അനിത്യാഹ, അതുകൊണ്ട് അനിത്യങ്ങളാണ് ഈ മാത്രാസ്പർശങ്ങൾ എന്നാണ്. മാത്രാസ്പർശങ്ങൾ അനിത്യങ്ങളാണ്. അതഹ, അതുകൊണ്ട് താൻ അവയെ ശീതോഷ്ണാദീൻ തിതിക്ഷസ്വ പ്രസഹസ്വ, അതിനെ സഹിക്കുക എന്നർത്ഥം. താൻ ഈ ശരീര സംബന്ധിയായി വരുന്ന ദുഃഖങ്ങളെ എന്താണ്, ശീതോഷ്ണാദീൻ തിതിക്ഷസ്വ പ്രസഹസ്വ എന്നർത്ഥം, അതിനെ സഹിക്കുക എന്നർത്ഥം. അതിനെ സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനെ അനുഭവിച്ചേ തീരൂ എന്നർത്ഥം. അതിന്റെ അനുഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല, അതിനെ അനുഭവിച്ചു തന്നെ തീരണം. പിന്നെ അത് അനുഭവിക്കുമ്പോൾ എന്ത് ചെയ്യാം, ശീത ഉഷ്ണങ്ങളും അതിനെ തുടർന്ന് വരുന്ന സുഖദുഃഖങ്ങളും അനുഭവിക്കുമ്പോൾ തേഷു ഹർഷം വിഷാദം ച മകർഷീഹി. അപ്പൊ ശരീര സംബന്ധിയായി വരുന്ന ദുഃഖങ്ങളെ ഒരുവന് ഒഴിവാക്കാൻ പറ്റത്തില്ല, അതനുഭവിച്ച് പറ്റും. അവിടെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ സഹിക്കാൻ പറ്റും. സഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വിശദീകരിക്കുന്നു, തേഷു ഹർഷം. തേഷു എന്ന് പറഞ്ഞാൽ ഈ മുമ്പ് പറഞ്ഞ ശീത ഉഷ്ണം സുഖദുഃഖം എന്നാണ് എടുക്കണം. ശീത ഉഷ്ണാദികൾ കൊണ്ട് ശീത ഉഷ്ണത്തിന്റെ സംബന്ധം ഇന്ദ്രിയങ്ങളിലൂടെ ശരീരത്തിൽ വരുമ്പോൾ അത് അപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അന്ധകരണത്തിൽ സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കും. മനസ്സ്, ആത്മാവിലല്ല മനസ്സ്. ഇങ്ങനെ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങൾ ഒരുവന് ഒഴിവാക്കാൻ പറ്റത്തില്ല. മാനസികമായി ഒഴിവാക്കാൻ പറ്റില്ല എന്നർത്ഥം. ഒഴിവാക്കാൻ പറ്റും എങ്ങനെ, ശീതം വരുമ്പോൾ നല്ല കമ്പിളി വസ്ത്രങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ ശീതം അനുഭവപ്പെടത്തില്ല. അങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ബാഹ്യമായ ഉപായങ്ങളിലൂടെ ഒഴിവാക്കാം. അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ മാത്രാസ്പർശ സംഭവിക്കുന്നില്ല, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം സംഭവിക്കുന്നില്ല. അങ്ങനെ ഒഴിവാക്കിക്കൂടെ എന്ന് ചിലർ ചോദിക്കും, ഒഴിവാക്കാം. ഇവിടെ പറയുന്നത് എന്താണ്, മാത്രാസ്പർശങ്ങളെ കുറിച്ചാണ്. ഇന്ദ്രിയങ്ങൾക്ക് എപ്പോഴാണോ വിഷയവുമായിട്ട് സംബന്ധം വരുന്നത്, തണുപ്പുള്ള സമയത്ത് അവിടെ കമ്പിളി കൊണ്ട് ശരീരം പൊതിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു, ഇന്ദ്രിയത്തിന് ആ ശീതവുമായിട്ടുള്ള സംബന്ധം വരുന്നില്ല. ചൂട് കാലത്ത് ഫാനിട്ട് കഴിഞ്ഞാൽ എന്ത് വരുന്നു, ഉഷ്ണത്തിന് ഇന്ദ്രിയുമായിട്ടുള്ള സംബന്ധം വരുന്നില്ല. അവിടെ എന്ത് വരുന്നില്ല, സുഖദുഃഖങ്ങൾ അന്ധകരണത്തിൽ ഉണ്ടാകുന്നില്ല. വിപരീത അനുഭവങ്ങൾ കൊണ്ട് വരുന്ന സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ സഹിക്കാനല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്, ഇത് അവശ്യം ഭാവിയാണ്. ശരീരമുണ്ടോ, ശരീരത്തിൽ ശീതോഷ്ണ സംബന്ധം കൊണ്ട് സുഖദുഃഖങ്ങൾ ഉണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു വരുന്ന തേഷു ഹർഷം വിഷാദം, അത് കഴിഞ്ഞു വരുന്നതാണ്. ശീതോഷ്ണ സംബന്ധം കൊണ്ട് ശരീരത്തിൽ ആ സംബന്ധം കൊണ്ട് അന്ധകരണത്തിൽ സുഖവും ദുഃഖവും ഉണ്ടായിക്കഴിഞ്ഞാൽ സാധാരണ മനുഷ്യൻ എന്ത് ചെയ്യുന്നു, സുഖമാണെങ്കിൽ അയാളുടെ മനസ്സിൽ ഹർഷം അതിനെ തുടർന്നുണ്ടാകുന്നതാണ്. സുഖത്തെ തുടർന്ന് സുഖത്തിൽ അയാൾ സുഖിക്കുന്നു, വിഷാദം ദുഃഖത്തിൽ അയാൾ വീണ്ടും ദുഃഖിക്കുന്നു. ഇതാണ് അനുശോചം. അനു എന്ന് പറയുന്ന ഉപസർഗം തുടർച്ചയെ കാണിക്കുന്നതാണ്. ഒന്നിനെ തുടർന്ന് ദുഃഖത്തെ തുടർന്ന് ദുഃഖിക്കുക, സുഖത്തെ തുടർന്ന് സുഖിക്കുക. മാകാർഷി, ഇതാണ് തിദിക്ഷ എന്ന് പറയുന്നത്. അത് ചെയ്യരുത് എന്നർത്ഥം. അതാണ് സഹനം എന്ന് പറയുന്നത്. ദുഃഖത്തിൽ തുടർന്ന് ദുഃഖിക്കാതിരിക്കുക എന്നർത്ഥം. എന്തുകൊണ്ട്, ദുഃഖം അവശ്യം ഭാവിയാണ്, അത് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ദുഃഖത്തെ അതേപടി സ്വീകരിക്കുക, അതിൽ തുടർന്ന് കൂടുതൽ ദുഃഖത്തെ സൃഷ്ടിക്കാതിരിക്കുക. സുഖം അതുപോലെ തന്നെ, അത് അവശ്യം വന്നു ചേർന്നു, ആ സുഖത്തിൽ കൂടുതൽ സുഖിക്കാതിരിക്കുക, അതിൽ കൂടുതൽ ഹർഷത്തെ ഉണ്ടാക്കാതിരിക്കുക. അതേ തിദിക്ഷ എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ. അല്ലാതെ ശീതോഷ്ണങ്ങൾ ശരീരത്തിൽ വരുമ്പോൾ അവിടെ അന്ധകരണത്തിൽ സുഖമോ ദുഃഖമോ ഉണ്ടാകാതിരിക്കുക എന്ന്, കാരണം അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടന അനുസരിച്ച് സ്വയം സംഭവിക്കുന്നതാണ്. അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് സംബന്ധപ്പെടുന്നു. അതിനനുസരിച്ച് ആ ഇന്ദ്രിയ വിഷയ സംബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെതായ ഫലം ഉടൻ അന്ധകരണത്തിനുണ്ടാകും. ഏത് വികാരങ്ങളും അത് ബാഹ്യമായ വിഷയേന്ദ്രിയ സംയോഗവും ആർജിതമായിരിക്കുന്ന സഞ്ചിതമായിരിക്കുന്ന സംസ്കാരം രണ്ടും കൂടി ഒത്തുചേരുമ്പോൾ അന്ധകരണത്തിൽ അതാത് വികാരങ്ങളുണ്ടാകും. സുഖമോ ദുഃഖമോ എല്ലാം കാമക്രോധാദി എല്ലാ വികാരങ്ങളും അങ്ങനെ തനിയെ തന്നെ സംഭവിക്കുന്നു. അത് വിഷയേന്ദ്രിയ സംയോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണ്ടായേ തീരൂ, അവശ്യം സംഭവിച്ചിരിക്കണം. അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിനെ ഒഴിവാക്കണമെങ്കിൽ എന്ത് വേണം? വിഷയേന്ദ്രിയ സംബന്ധം ഉണ്ടാകാതിരിക്കണം. അതാണ് തണുപ്പത്ത് കമ്പിളി കൊതിച്ചു കഴിഞ്ഞാൽ വിഷയേന്ദ്രിയ സംബന്ധം ഉണ്ടാകുന്നില്ല, മനസ്സിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം ഉണ്ടാകുന്നില്ല. പക്ഷെ അവശ്യം സംഭവിക്കുന്ന പ്രകൃതി നിയമമാണത്. അത് അവശ്യം അന്ധകരണത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്നു വരുന്ന സുഖദുഃഖാദികളെ ഒഴിവാക്കുക. അതിനാണ് ഇവിടെ തിദിക്ഷ, സഹനം. പല ഭാഗങ്ങളിലും പറയും സഹനം സർവദുഃഖാനാം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഓർത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചു വരുന്ന ദുഃഖങ്ങളെ ഒഴിവാക്കാം. ആ ദുഃഖങ്ങളെ ഒഴിവാക്കുന്നതാണ് സഹനം എന്ന് പറയുന്നു. എന്നുവെച്ചാൽ അവശ്യം പ്രാപ്തമായ ആ ദുഃഖത്തിൽ തന്നെ അന്ധകരണത്തെ നിലനിർത്തുന്നു. നിലനിർത്തുന്ന ഒരു മാനസിക ശക്തി. അതെങ്ങനെ? അതിനെക്കുറിച്ച് ഇനിയുള്ള ഭാഗങ്ങളിലെല്ലാം വിശദീകരിക്കും. എന്താണ് ഈ സുഖദുഃഖങ്ങൾ? ശരീരത്തിനും മനസ്സിനും ആണ്, ആത്മാവിനെ ബാധിക്കുന്നില്ല, താൻ ആത്മാവാണ് എന്നും മറ്റുള്ള വിചാരം കൊണ്ട് മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുന്ന ദാർഢ്യത. അതുകൊണ്ട് ഈ അനുശോചനത്തെ ഒഴിവാക്കാം. എത്രമാത്രം ദൃഢതയുണ്ടോ അതനുസരിച്ച്. അല്ലാതെ സുഖത്തെ ദുഃഖത്തെയോ മനസ്സിൽ നിന്ന് ഒരാൾക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല. അത് അവശ്യം സംഭവിക്കുന്നതാണ്. ഇത്രമാത്രം സഹനം എന്ന് പറയുന്നതിന്റെ അർത്ഥവ്യാപ്തി ഇത്രയേ ഉള്ളൂ. അല്ലാതെ പ്രകൃതി ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ, ആ ആഘാതങ്ങൾ എല്ലാം ചേർത്ത് മനസ്സിൽ സുഖദുഃഖങ്ങളൊന്നും ഒരിക്കലും വരാതിരിക്കുന്ന ഒരവസ്ഥ, അതാണ് സഹനം എന്ന് പറയാൻ കഴിയില്ല. കാരണം പ്രകൃതിയുടെ നിയമങ്ങൾക്ക് ശരീരവും മനസ്സും എല്ലാം വഴങ്ങി പറ്റും. അത് അവശ്യം സംഭവിച്ചിരിക്കും. അതിനെക്കുറിച്ച് വീണ്ടും മനസ്സുകൊണ്ട് ചിന്തിച്ചു വരുന്ന ദുഃഖങ്ങൾ, എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ, സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ, ഇങ്ങനെയൊരു ദുഃഖം വന്നല്ലോ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചുണ്ടാക്കുന്ന സാധാരണ ജീവന്മാരുണ്ടാക്കുന്ന ദുഃഖങ്ങളെ ഒഴിവാക്കാം. അല്ലാതെ ശരീര സംബന്ധിയായി വരുന്ന ദുഃഖങ്ങളെ ശരീരം ഉള്ളിടത്തോളം കാലം ഒഴിവാക്കാൻ സാധ്യമല്ല. അപ്പൊ ചിലർ ചോദിക്കും, അങ്ങനെ ചിലര് ചില അഭ്യാസങ്ങളൊക്കെ സ്വീകരിച്ച് ശരീരത്തെ, ഇപ്പൊ ബാഹ്യമായ ശരീരത്തെ മരവിപ്പിച്ചാൽ മതി, ശരി ദുഃഖം ഉണ്ടാകുന്നില്ല. അത് ശരിയാണ്. എന്തുകൊണ്ട്? ഇവിടെ പറയുന്ന മാത്രാസ്പർശം ഇവിടെ സംഭവിക്കുന്നില്ല, ഇന്ദ്രിയ വിഷയ സംയോഗം സംഭവിക്കുന്നില്ല, ശരീരം മരവിച്ചു പോയ ശീതോഷ്ണങ്ങളൊന്നും അറിയത്തില്ല. അപ്പൊ ശരീരത്തെ മനസ്സിനെ ഒക്കെ മരവിപ്പിച്ചിട്ട് സുഖദുഃഖങ്ങളെ, അവിടെ എന്താണ്, സുഖദുഃഖ പ്രാപ്തിയില്ല, അവിടെ തന്നെ തിദിക്ഷയുടെ ആവശ്യം വരുന്നില്ല, ആത്മവിദ്യയുടെ ആവശ്യം അവിടെ ഇല്ല. അത് ചത്തുകഴിഞ്ഞാലും അതിന്റെ ആവശ്യം വരുന്നില്ല, ഉറങ്ങിക്കിടക്കുമ്പോൾ ആവശ്യം വരുന്നില്ല. ഇവിടെ അതല്ല, ആത്മവിദ്യയുടെ ആവശ്യം വരുന്നത് ഇവിടെ ഉണർന്നിരിക്കുമ്പോഴാണ്. അവിടെ ഇതിനെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇനി ഒരാളൊരു എന്തെങ്കിലും ഒരു പ്രത്യേക അഭ്യാസം സ്വീകരിച്ചെന്നിരിക്കട്ടെ, യോഗാഭ്യാസം അതുപോലെയുള്ള അഭ്യാസം സ്വീകരിച്ച് അയാൾക്ക് കൈയെ കാലിനെയോ ഒക്കെ മരവിപ്പിക്കുന്നതിനുള്ള എന്തെങ്കിലും വിദ്യ അയാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ സുഖദുഃഖങ്ങൾ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. ഉണ്ടാകാത്തതുകൊണ്ട് പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചും അവിടെ തിദിക്ഷയുടെ ആവശ്യം വരുന്നില്ല, ഈ പറയുന്ന തരത്തിലുള്ള തിദിക്ഷയുടെ ആവശ്യം വരുന്നില്ല. അത്തരം സ്ഥലങ്ങളിലെല്ലാം വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അന്ധകരണത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നില്ല. അത് ചെയ്യാൻ പറ്റും, അതിനുള്ള അഭ്യാസങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ. അതായതിപ്പോ തണുപ്പിനെ അതിജീവിക്കുന്നതിന് വേണ്ടി കുറേശ്ശെ അത് ശീലിക്കുന്നു, ശീലിച്ച് ശീലിച്ച് തൊലിക്കുന്നതിന്റെ കട്ടി ഉണ്ടാക്കിയെടുക്കുന്നു, തണുപ്പ് ബാധിക്കത്തില്ല. അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെയും മാത്രാസ്പർശം സംഭവിക്കുന്നില്ല. ഇന്ദ്രിയ വിഷയ സംയോഗം സാധാരണ മനുഷ്യരിലേതുപോലെ അവിടെ സംഭവിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഉഷ്ണം ശീതം ഇതിനെയൊക്കെ അതിജീവിക്കുന്നതിനുള്ള ശക്തി കൂടുന്നു. അതുകൊണ്ട് എന്ത് വരുന്നു? അവിടെ ശീത സുഖദുഃഖങ്ങൾ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. അതാണ് ഇപ്പം മനുഷ്യന് ശീതോഷ്ണങ്ങളെ സഹിക്കുന്നതിൽ കൂടുതൽ മറ്റ് ചില പ്രാണികൾക്ക് ജീവികൾക്ക് കഴിയും. മനുഷ്യരിൽ തന്നെ എന്താണ്, പലർക്കും പലതരത്തിലാണ്. ധ്രുവ പ്രദേശങ്ങളൊക്കെ ജീവിക്കുന്നവർക്ക് ശീതത്തെ ശൈത്യത്തെ സഹിക്കുന്നതിനുള്ള ശേഷി കൂടുതലാണ്. ഉഷ്ണപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഉഷ്ണത്തെ അതിജീവിക്കാനുള്ള ശേഷി കൂടുതലാണ്. അവിടെയൊക്കെ വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ നിന്ന് അവർക്ക് ഇതിന്റെ തിദിക്ഷ ആവശ്യമായി വരുന്നില്ല. അതൊന്നും തിദിക്ഷയല്ല. എന്തുകൊണ്ട്? അവിടെയൊന്നും ശരിയായ മാത്രാസ്പർശങ്ങൾ സംഭവിക്കുന്നില്ല. അവിടെ ഇന്ദ്രിയങ്ങളുടെയും ശരീരത്തിന്റെയും എല്ലാ സ്വഭാവത്തിനവിടെ വ്യത്യാസം വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാത്രാസ്പർശങ്ങൾ ഇന്ദ്രിയ വിഷയ സംബന്ധം സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതേയില്ല. അപ്പൊ ഈ പറയുന്ന സുഖദുഃഖങ്ങളുടെ സഹനം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ അവശ്യം സംഭവിക്കുമ്പോൾ, അത് ഏത് ആർക്കായാലും ശരി, ഏത് മനുഷ്യനായാലും ശരി, ഉഷ്ണദേശത്തുള്ളവനായാലും ശീതദേശത്തുള്ളവനായാലും സമ ശീതോഷ്ണദേഹത്തുള്ളവനായാലും ആർക്കായാലും ശരി, എപ്പോഴാണോ വിഷയേന്ദ്രിയ സംബന്ധം കൊണ്ട് ഒരുവന്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്, ആ വ്യക്തി അതിനെ തുടർന്ന് സുഖദുഃഖങ്ങളെ മനസ്സുകൊണ്ട് ഉണ്ടാക്കാതിരിക്കുക, അതിനാണ് ഇവിടെ സഹനം എന്ന് പറയുന്നത്. ഇത് തികച്ചും മാനസികമായൊരു അഭ്യാസമാണ്, ശാരീരികമായി ഉള്ള അഭ്യാസമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള യോഗാഭ്യാസം ഒന്നുമല്ല. മനസ്സുകൊണ്ട് എന്ത് ചെയ്യുന്നു? തുടർന്ന് അത് വ്യക്തമായി പറയുന്നു, തേഷു ഹർഷം വിഷാദം ച മാ കാർഷി എന്ന് പറഞ്ഞാൽ നീ ചെയ്യരുത് എന്നാണ്. അങ്ങനെ നീ ഉണ്ടാക്കരുത്. ഇതാണ് ഇവിടെ പറയുന്ന സഹനം എന്ന് പറയുന്നത്. തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ ഇത് പറയും. അങ്ങനെ സഹിക്കുന്നതിന് എന്തൊക്കെ ഉപായങ്ങളുണ്ട്? ഒരുവന്റെ മനസ്സിൽ സുഖദുഃഖങ്ങളെ തുടർന്ന് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതിനുള്ള ഒരു ഉപായം എന്നുള്ള നിലയ്ക്ക് ഇവിടെ പറയും. ആത്മബോധത്തെ, താൻ ശരീരമല്ല ആത്മാവാണ് എന്നുള്ള ഒരറിവ് അയാൾക്ക് കൂടുതൽ ഈ ശരീര സംബന്ധിയായ ദുഃഖങ്ങളെ കുറിച്ച് കൂടുതൽ ദുഃഖിക്കാതിരിക്കുന്നതിന് അയാളെ സഹായിക്കും എന്ന് വിചാരിച്ച് ആ ദുഃഖത്തിന്റെ തീവ്രതയെ കുറയ്ക്കാനൊന്നും സഹായിക്കത്തില്ല. കാരണം ശരീരത്തിലൊരു പോറലേറ്റാൽ വരുന്ന ദുഃഖം, ഒരു കത്തി കൊണ്ട് ശരീരത്തിന് കുത്തി മുറിച്ചാൽ വരുന്ന ദുഃഖം, രണ്ട് ദുഃഖം ഒരുപോലെയല്ല. ആ ദുഃഖത്തിന്റെ തീവ്രത അനുഭവത്തിനനുസരിച്ച് വേറെ ആയിരിക്കും. ആ ദുഃഖ തീവ്രതയെ ഇതൊന്നും കൊണ്ട് കുറയ്ക്കാനൊക്കത്തില്ല. അത് അനുഭവിച്ചേ തീരും ശരീരമുള്ളിടത്തോളം കാലം. നല്ല പല്ലുവേദന വരുമ്പോൾ ഞാൻ ആത്മാവാണ് എന്ന് വിചാരിച്ചു നോക്കുക, പല്ലുവേദനയ്ക്ക് ഒരു കുറവും വരത്തില്ല. പിന്നെ അതിന്റെ വേദന കൂടി കൂടും. ഇങ്ങനെ മനസ്സുകൊണ്ടിങ്ങനെ ആത്മാവാണെന്ന് വിചാരിക്കുന്ന ഒരു കഷ്ടപ്പാടുണ്ട് ആ സമയത്ത്. ഈ കഷ്ടപ്പാടുകൂടെ കൂടിയിട്ട് പല്ലുവേദന ഇരട്ടിക്കത്തേ ഉള്ളൂ, അതിന് യാതൊരു കുറവും വരത്തില്ല. പിന്നെ നമുക്ക് അത്രയും ചെയ്യാം. എന്താണ്? ഇതിപ്പോൾ തൽക്കാലം ഒഴിവാക്കാൻ പറ്റത്തില്ല, കാരണം കൈവശം മരുന്നൊന്നുമില്ല. അപ്പോൾ അതിനെ സഹിക്കുക. ഇനി ദുഃഖിച്ചിട്ട് കാര്യമില്ല, ഇത് അവശ്യം ഭാവിയാണ്, സംഭവിച്ചു പോയതാണ് എന്ന് വിചാരിച്ചപ്പോൾ മനസ്സിനൊരു സമചിത്തത ഉണ്ടാക്കിയെടുക്കാം. തിദിക്ഷ എന്ന് പറയുന്നുണ്ട് അത്രേ അർത്ഥമുള്ളൂ. അല്ല, ആ സമയത്ത് ഞാൻ ആത്മാവാണ് എന്ന് ബലം പ്രയോഗിച്ചിട്ട് പല്ലുവേദനയ്ക്ക് യാതൊരു ശാന്തിയും ഉണ്ടാകത്തില്ല. എന്നാൽ ആ സമയത്ത് നമുക്ക് പിന്നെ എന്തെങ്കിലും അഭ്യാസം കൈവശമുണ്ടെങ്കിൽ എന്താണ്, ഈ പല്ല് വേദന വരുമ്പോൾ അവിടെയൊക്കെ മരവിപ്പിക്കാനുള്ള എന്തെങ്കിലും യോഗാഭ്യാസം, ആസനങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് അങ്ങനെ എന്തെങ്കിലും വശമുണ്ടെങ്കിൽ അത് പറ്റും. അതുകൊണ്ട് ആ ഭാഗം മരവിപ്പിച്ചാൽ വേദന അറിയത്തില്ല. അതല്ലാതെ അതല്ല ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ഇതിനെ കുറിച്ച് തുടർന്ന് ദുഃഖിക്കാതിരിക്കുക. ഈ ഭാഗവും പലർക്കും പല തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ തിദിക്ഷ എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ആണ്. ഈ ഇത് ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൽ കത്തിയെടുത്ത് കുത്തിയാലും വേദനിക്കത്തില്ല, അങ്ങനെയായിരിക്കും മനസ്സിന്റെ അവസ്ഥ എന്നെല്ലാം ധരിക്കും. അതല്ല, വേദന വന്നാൽ അനുഭവിച്ചേ പറ്റൂ. അതിനൊഴിവാക്കാൻ ഒരു വിദ്യയും സഹായിക്കത്തില്ല, അനുഭവിച്ചോളുക എന്നത്. പിന്നെ അതിനെ മനസ്സിന്റെ ദാർഢ്യത കൊണ്ട് ദൃഢത കൊണ്ട് ഒരാൾക്ക് അതിനെ തുടർന്ന് വേദനിക്കാതിരിക്കാം. അത് വേദനയും സുഖത്തെയും രണ്ടിനെയും ഒരുപോലെ തന്നെ കാണണമെന്നാണ്. അപ്പൊ വേദനയെ തുടർന്ന് വേദനിക്കാതിരിക്കാൻ ഒരാളിന് ശേഷിയുണ്ടെങ്കിൽ ആ ശേഷി തന്നെ സുഖത്തെ തുടർന്ന് സുഖിക്കാതിരിക്കാനും അയാൾ ഉപയോഗിക്കണം. രണ്ടും ഒരുപോലെയാണ്. ഇവിടെ ദുഃഖവും സുഖവും ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്ന് തന്നെ. അതിൽ ഒന്നിനെ സഹിക്കുക, മറ്റൊന്നിനെ സഹിക്കാതിരിക്കുക എന്നുള്ളതല്ല, സുഖത്തെയും സഹിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. കൗന്ദേയ ശ്ലോകത്തിൽ അല്ലയോ കുന്തി പുത്ര മാത്രാ സ്പർശാസ്തോ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയങ്ങളോടുള്ള സംബന്ധം ശീതോഷ്ണ സുഖദുഃഖത, ശീതം ഉഷ്ണം സുഖം ദുഃഖം എന്നിവയെ നൽകുന്നതാണ്. ആഗമ അപായിനഹ, വന്നുചേരുന്നവയും ഇല്ലാതാകുന്നവയുമാണ്. അനിത്യാഹ, അവ അനിത്യങ്ങളാണ്. ഭാരത അല്ലയോ അർജുന, താൻ തിദിക്ഷസ്വ, അവയെ സഹിക്കൂ. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദ ആഗമാപായിനോ നിത്യാ ക്ഷസ്വഭാരത. ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ തിരിച്ഛ, അത് വളരെ വ്യക്തമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടുത്തു വരുന്ന ശ്ലോകങ്ങൾ, തുടർന്ന് വരുന്ന ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. പൂർണമാദായ പൂർണമേവാവശിഷ്യം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ.